ശ്രീമദ്ഭഗവത്ഗീത 15-ാം അധ്യായം 19-ാം ശ്ലോകം. യോ മാം ഏവം അസമ്മോഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. അതേദാനീം യഥാ നിരുക്തം ആത്മാനം യോ വേദ തസ്യേദം ഫലമുച്യതേ. ഇനിയിവിടെ ഭഗവാൻ പറയുന്നത് യഥാ നിരുക്തം ആത്മാനം, ആത്മതത്വത്തെ ഇവിടെ വിശദീകരിച്ചു, വ്യക്തമായി പറഞ്ഞു. അതിനെ ആ രീതിയിൽ അറിയുന്നവന്റെ ഫലം എന്താണ് അന്ന് പറയുന്നു. യോമാം ഈശ്വരം യഥോക്ത വിശേഷണം, ഈശ്വരനെ, ഈ പറഞ്ഞ വിശേഷണങ്ങളോടുകൂടിയ ഈശ്വരനെ യഥോക്തേന പ്രകാരേണ, ഈ പറഞ്ഞ രീതിയിൽ തന്നെ അസമ്മൂഢ സമ്മോഹവർജിത സൻ ജാനാതി. സമ്മോഹവർജിതനായിട്ട് ആരാണോ അറിയുന്നത്, ഈശ്വര സ്വരൂപത്തെ മോഹരഹിതനായി അറിയുക. കാരണം ഇവിടെ ഊർധ്വമൂലം എന്ന് പറഞ്ഞു തുടങ്ങി, അവിടെയും ഈ സംസാരവൃക്ഷത്തെ, ആ സംസാരവൃക്ഷത്തിന് കാരണമായിരിക്കുന്നത് പരമാത്മാവാണ് എന്നിങ്ങനെ വർണ്ണിച്ച്, ഒടുവിൽ ക്ഷരാക്ഷര പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞു. ക്ഷര സർവാണി ഭൂതാനി, സർവഭൂതങ്ങളും ക്ഷരങ്ങളാണ്. അക്ഷരപുരുഷൻ എന്ന് പറഞ്ഞു, കൂടസ്ഥനാണ്. അതുകഴിഞ്ഞ് ഉത്തമപുരുഷൻ പരമാത്മാവാണ്, അതാണ് പുരുഷോത്തമൻ എന്ന് പറഞ്ഞു. അങ്ങനെ യഥോക്തേന പ്രകാരമാണെന്ന് പറഞ്ഞു. അതറിയുമ്പോഴും അവിടെ മോഹരഹിതനായിരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് മോഹരഹിതനായി അറിയുക. അങ്ങനെ അറിഞ്ഞിട്ട് സർവവിദ് സർവാത്മന സർവം വേത്തി സർവജ്ഞ അയമഹം അസ്മീരി. കാരണം ആ പരമാത്മാവിന്റെ സർവാത്മഭാവത്തെ അറിയുമ്പോൾ ആ പരമാത്മാവ് തന്നെയാണ് ഞാനായിരിക്കുന്നത് എന്നറിയാം. അങ്ങനെ അറിയുന്നവൻ, പരമാത്മ സ്വരൂപത്തെ ശരിയായി അറിയുന്നവനാണ് സർവവിദ് എന്ന് വെച്ചാൽ സർവജ്ഞൻ. സർവാത്മന സർവം വേത്തി സർവജ്ഞ. സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? സാറിന് പറഞ്ഞു വരുന്ന അർത്ഥമല്ല, സർവാത്മന സർവം വേത്തി, സർവാത്മാവായി സർവത്തെയും അറിയുന്നവൻ, ഈശ്വര സ്വരൂപമായി സർവത്തെയും അറിയുന്നവൻ. അങ്ങനെ സർവാധാരമായിരിക്കുന്ന ഈശ്വരനാണെന്ന് അറിയുന്നതാണ് സർവജ്ഞത്വം എന്ന് പറയുന്നു. സർവാത്മന സർവം വേത്തി, സർവത്തെയും സർവാത്മാവായി അറിയുന്നവനാണ് സർവജ്ഞൻ. അല്ലാതെ ആധ്യാത്മിക സന്ദർഭത്തിൽ സർവജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവവിഷയജ്ഞാനം എന്നുള്ള അർത്ഥത്തിലല്ല. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഭാഷ്യകാരൻ അത് വ്യക്തമായി പറയുന്നു. സർവാത്മന സർവം വേത്തി സർവജ്ഞ, സർവജ്ഞ ശബ്ദത്തിന്റെ വ്യുത്പത്തിയാണ്. ഈ പറഞ്ഞു വരുന്ന സന്ദർഭം അനുസരിച്ച് എന്താണ്? ഏവം ഈഹ മാം ജാനാതി, ഈ പറഞ്ഞ രീതിയിൽ എന്നെ ആരാണോ അറിയുന്നത് അവനാണ് സർവജ്ഞൻ എന്ന് പറയുമ്പോൾ അവിടെ സർവവിഷയജ്ഞാനമല്ല. സാറിന് ധരിക്കുന്നത് പോലെ ഭൂതഭാവി ജ്ഞാനമോ അതീന്ദ്രിയ ജ്ഞാനമോ എന്നുവെച്ചാൽ അതീന്ദ്രിയ വിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമോ ഒന്നുമല്ല സർവജ്ഞത്വം. മറിച്ച് പരമാത്മജ്ഞാനമാണ്, അത് മോഹവർജിതനായിട്ട് അറിയണം. അവൻ എന്ത് ചെയ്യുന്നു? സർവഭൂതസ്ഥം മാം ഭജതി, അങ്ങനെയുള്ളവൻ സർവഭൂതസ്ഥനായിരിക്കുന്ന, സർവപ്രാണികളിലും സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ സർവശരീരങ്ങളിലും സ്ഥിതി ചെയ്യുന്ന എന്നെ ഭജിക്കുന്നു, അങ്ങനെയുള്ള സർവജ്ഞൻ. എങ്ങനെ? സർവഭാവേന, സർവഭാവത്തിലും സർവാത്മചിത്തതയാ. ഇവിടെ രണ്ടു മൂന്ന് കാര്യം പറയുന്നു. ഒന്ന് പറയുന്നത്, ഇവിടെ ഭഗവാൻ വിശദീകരിച്ചു ഈശ്വര തത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ തന്റെ തത്വത്തെക്കുറിച്ച്. തന്റെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു, തന്റെ അവതാര മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് എല്ലാ ഉപദേശങ്ങൾക്കും ഒരു തകരാറുണ്ട്. അതായത് ഒരു ഉപദേശവും ഒരു ശ്രോതാവ് ഗ്രഹിക്കുമ്പോൾ അത് ഗുരു വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ഗ്രഹിക്കത്തില്ല. ഉപദേശിക്കുന്ന ആളുടെ തകരാറല്ല, ഉപദേശിക്കുന്ന ഉപദേശത്തിൻ്റെ തകരാറുമല്ല, മറിച്ച് കേൾക്കുന്നവൻ്റെ തകരാറാണ്. കാരണം സാധാരണ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവും അറിവില്ലായ്മയും ഒരുമിച്ചായിരിക്കുന്നു. അവൻ ഏതറിവ് സമ്പാദിക്കുമ്പോഴും അതിനോടൊപ്പം കുറച്ച് അറിവില്ലായ്മയും സമ്പാദിക്കും. അല്ലാതെ ശുദ്ധമായ അറിവ് അങ്ങനെയൊന്നില്ല. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? കഴിഞ്ഞ അധ്യായത്തിലും ചർച്ച ചെയ്തു. കാരണം നമ്മുടെ അന്ധകരണം ത്രിഗുണാത്മകമാണ്. സത്വസഞ്ജായതേ ജ്ഞാനം, സത്വത്തിൽ നിന്നും സാത്വിക ഭാവമാണ് ജ്ഞാനത്തിൻ്റെത്. പക്ഷേ അന്ധകരണം ഒരിക്കലും കേവല സത്വമായി നിലനിൽക്കുന്നില്ല. അവിടെ രജസ്സും തമസ്സുമുണ്ട്. രജസ്സുകൊണ്ട് അവന് വിപരീത ഭാവന ഉണ്ടാകാം, തമസ്സുകൊണ്ട് അവിവേകം ഉണ്ടാകാം. ഒരു അറിവ് നമ്മൾ ആർജിക്കുമ്പോൾ ആ അറിവിനോടൊപ്പം ഈ വിപരീത ഭാവനയും അറിവില്ലായ്മയും വരും. അത് ഈശ്വര തത്വത്തെക്കുറിച്ച് ഈശ്വരൻ തന്നെ ഇവിടെ ഉപദേശിച്ചാലും ശരി, അത് ശ്രവിക്കുന്നവന് അവന്റെ അറിവില്ലായ്മയോടുകൂടിയേ അത് ധരിക്കാൻ പറ്റും. ഓരോരുത്തരും ധരിക്കുന്ന എന്താണോ ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവ് ഞാൻ നേടിയെന്നാണ്. ഇത് സാധാരണ ആൾക്കാരിൽ മാത്രമല്ല, അറിവുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നവരും അങ്ങനെയാണ് ധരിക്കുന്ന. എന്താണോ ഈ ഉപദേശത്തു നിന്ന് അല്ലെങ്കിൽ സാധാരണ ഒരാൾ ധരിക്കുന്ന എന്താണ്, ഗീത വായിച്ചപ്പോൾ അല്ലെങ്കിൽ ഗീത പഠിച്ചപ്പോൾ അതിൻ്റെ ശരിയായ താല്പര്യം ഞാനൊരാളെ മനസ്സിലാക്കിയുള്ളൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ തമ്മിൽ തന്നെ വലിയ യുദ്ധം നടക്കുന്നത്, വാക്കുകൊണ്ടുള്ള യുദ്ധം. താൻ കണ്ടെത്തിയതാണ് ശരിയായ ഗീതയുടെ താല്പര്യം, മറ്റയാൾ കണ്ടെത്തിയത് ശരിയല്ല എന്ന് വലിയ വലിയ വിദ്വാൻമാർ, വലിയ ആചാര്യന്മാർ തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇവിടെ ഭഗവാൻ പറയുന്നത്, എന്റെ ഉപദേശം നിങ്ങൾ ഗ്രഹിക്കേണ്ടത് മോഹവർജിതന്മാരായിട്ടാണ്. അത്തരത്തിലുള്ള ഒരു മോഹത്തിനും അടിമപ്പെടാതെ അങ്ങനെ അറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ സർവവിത്താവും. അല്ലാതെ ഭഗവത്ഗീത ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടോ അനേക ഭാഷ്യങ്ങൾ പഠിച്ചതുകൊണ്ടോ ഒന്നും ഈ സർവവിത്താകാൻ പറ്റത്തില്ല. ഗീത അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളണം. അല്ലെങ്കിൽ ഗീത ഉപദേശത്തിലൂടെ ഒരുവന് പരമാത്മഭാവം വെളിപ്പെടണം. എന്നാൽ അവൻ സർവവിത്തായി, അവൻ സർവജ്ഞനായി. അങ്ങനെ സർവജ്ഞനായി എന്താണ്, സർവഭാവേന മാം ഭജതി, അവനെന്ത് ചെയ്യുന്നു, സർവഭാവത്തിനും എന്നെ ഭജിക്കുന്നു. സാധാരണ നമ്മൾ ഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭജന ചെയ്യുക എന്നുള്ള അർത്ഥമാണ് മനസ്സിലാക്കുന്നു. ഇവിടെ പറയുന്നത്, ഈ ഉപദേശങ്ങളുടെയൊക്കെ അവസാനം പറയുന്നത് ഒരു സർവജ്ഞന്റെ നിലയാണ്. അല്ലെങ്കിൽ ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞ പോലെ ഒരു സർവജ്ഞന്റെ സർവാത്മ ചിത്തതയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ഒരു സാധനയെക്കുറിച്ച് പറയുകയല്ല. അവനിങ്ങനെ എന്നെ അറിയാൻ വേണ്ടി സാധന ചെയ്യുന്നു, നിരന്തരം എന്നെ ഭജിക്കുന്നു, അങ്ങനെ നിരന്തരമായ ഭജനയിലൂടെ ഒരു ഒടുവിൽ എന്നെ പ്രാപിക്കുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള പറയുന്നു. ഇവിടെ പറയുന്ന ആ സർവജ്ഞന്റെ സഹജമായ നിഷ്ഠയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ സർവഭാവത്തിലും എന്നെ ഭജിക്കുന്നു എന്നുവെച്ചാൽ ആ പരമാത്മഭാവത്തെ വിട്ടിട്ട് അവനൊരു നിലയില്ല. ഒരേ ഭാവമാണ് അവനെങ്കിൽ പിന്നെ സർവഭാവത്തിലും എന്നെ ഭജിക്കുന്നു എന്നെന്തിനു പറയണം? ഈ സർവഭാവം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സർവജ്ഞന്റെ വ്യവഹാരത്തെ എടുത്തുകൊണ്ട് പറയുന്നതാണ്. ഒരു സർവജ്ഞൻ തന്റെ വ്യവഹാരങ്ങൾ എന്ന് വെച്ചാൽ തന്റെ പ്രവൃത്തികളിൽ ബാഹ്യമായി പല ഭാവത്തിലായിരിക്കും. പ്രധാനമായിട്ടും ജാഗ്രത, സ്വപ്ന, സുഷുപ്തി ഈ അവസ്ഥകളിൽ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തി. ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകൾ സർവത്ര ഉള്ളതാണ്. ഈ അവസ്ഥകളിൽ അതുകഴിഞ്ഞ് ഈ അവസ്ഥകളിൽ വരുന്ന വ്യവഹാരങ്ങൾ, പ്രവൃത്തികൾ, വാക് മന കായ വ്യാപാരങ്ങൾ, വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, അന്നപാനാദികൾ തുടങ്ങി സർവപ്രവർത്തനങ്ങളിലും സർവജ്ഞനായിരിക്കുന്നവൻ അവൻ ഈശ്വരനെ തന്നെ ഭജിക്കുന്നു. എന്നുവെച്ചാൽ അവൻ ഈശ്വരഭാവത്തിൽ തന്നെ വർത്തിക്കുന്നു എന്നർത്ഥം. പ്രത്യേകിച്ച് ഒരു ഭജന അവിടെയില്ല. ഒരു സാധകന്റെ നിലയെ കുറിച്ചല്ല പറയുന്നു. അതേസമയം സാധകന് അനുകരിക്കാവുന്നുള്ള നിലയും, ഒരു സാധകൻ എങ്ങനെയാണ് അന്നേരം അനുകരിക്കുന്നത്? ഇപ്പോൾ ഒരാൾ കരുതുന്നു ഞാൻ തത്വചിന്ത ചെയ്യുന്നു അല്ലെങ്കിൽ ഈശ്വരചിന്ത ചെയ്യുന്നു, അതൊരാൾ തന്റെ വൈശിഷ്ട്യമായി കണക്കാക്കും. മറ്റു സാധകന്മാരിൽ നിന്നെല്ലാം തനിക്കുള്ള മേന്മയായിട്ട് കണക്കാക്കും. എനിക്ക് ഈ തത്വങ്ങളെയൊക്കെ മനസ്സിലാക്കാനും അതിനെ ചിന്തിക്കുന്നതിനും അത് മേന്മയാണെന്ന് കരുതും. മറ്റു ചിലരങ്ങനെയല്ല. ചിലർ ഈശ്വരനെ ഭജിക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഭക്തി സാധനകളിൽ മുഴുകുന്നു. അവർ കരുതുന്നത് എന്താണ്? മറ്റുള്ളതിനേക്കാൾ അപേക്ഷിച്ച് അത് ശ്രേഷ്ഠമാണ്, അത് ഉത്തമമാണ്, അതിന് പല മേന്മകളുമുണ്ട്, അങ്ങനെ കരുതുന്നു. എല്ലാ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയാണ്. എങ്കിലും ഓരോ സാധകന്മാരും അവരവരുടെ സാധനകളിൽ മേന്മ നടിക്കുന്നു, ഇതാണ് ശ്രേഷ്ഠം എന്ന് കരുതുന്നു. അതുപോലെ യോഗത്തിന്റെ മാർഗം, ത്യാഗത്തിന്റെ മാർഗം, കർമ്മത്തിന്റെ മാർഗം, ഇങ്ങനെ ഓരോ മാർഗങ്ങളിലും സാധകന്മാർക്ക് അഭിമാനമുണ്ട്. ഇതാണ് ശ്രേഷ്ഠമായ മാർഗം എന്നുള്ളത്. പക്ഷേ സർവജ്ഞൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈശ്വര തത്വത്തെ മനസ്സിലാക്കിയവൻ ഇത്തരം ഈ മാർഗങ്ങളിലുള്ള അഭിമാനങ്ങൾ ഇല്ലാത്തവനാണ്. ഏതെങ്കിലും ഒരു മാർഗം ശ്രേഷ്ഠം ഈശ്വരനെ പ്രാപിക്കുന്നത്, മറ്റതെല്ലാം അപ്രധാനമാണെന്ന് കരുതുന്നില്ല. സർവഭാവത്തിലും ജീവന് അനന്തമായ ഭാവങ്ങളുണ്ട്. അജ്ഞന്റെ ഭാവം, വിജ്ഞന്റെ ഭാവം, പലതരത്തിലുള്ള ഭാവങ്ങളുണ്ട്. എല്ലാ ഭാവങ്ങളിലും ഒരേ നിലയിൽ തന്നെ നിൽക്കുന്നു. ഒരു സർവാത്മദർശി ഈ തരത്തിലായിരിക്കണം എന്ന് മറ്റൊരാൾ ധരിച്ചാൽ അത് ശരിയാകത്തില്ല. ഏത് ഭാവത്തിലും ആകാം, നിജ സർവഭാവത്തിലും ആകാം. ഒരു ഭക്തന്റെ ഭാവത്തിലാകാം, ഒരു മൂഢന്റെ ഭാവത്തിലാകാം, ഒരു വിജ്ഞന്റെ ഭാവത്തിലാകാം, യോഗിയുടെ ഭാവത്തിലാകാം, ത്യാഗിയുടെ ഭാവത്തിലാകാം. ഏത് ഭാവത്തിലായാലും എന്താണോ, അയാൾ ആത്മനിഷ്ഠനായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് സർവവിത്ത് എന്നറിയുന്നു. ഇതെല്ലാത്തെയും എല്ലാത്തിനെയും അയാൾ അറിയുന്നു. പിന്നെ ഈശ്വരീയമായ മാർഗത്തിൽ പിന്നെ രാഗദ്വേഷങ്ങൾക്കും മത്സരങ്ങൾക്കും ഒന്നും സ്ഥാനമില്ല. ഇന്നത് ശ്രേഷ്ഠമാണ്, ഇന്നത് നീചമാണ് എന്ന് പരസ്പരം പറഞ്ഞ് മല്ലടിക്കത്തില്ല. അതെല്ലാം താഴ്ന്ന തലത്തിലുള്ള ആൾക്കാരാണ്. ശങ്കരാചാര്യർ പോലും അദ്വൈതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. ഭാഷകളിൽ തന്നെ ഞങ്ങൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു, എല്ലാത്തിനെയും അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്നിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണെങ്കിലും എല്ലാത്തിനെയും അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണോ, സർവഭാവത്തിലും ആത്മനിഷ്ഠന് യാതൊരു വികല്പവുമില്ല, വ്യതിചലനവുമില്ല. ഒരു ആത്മനിഷ്ഠന് നിങ്ങൾക്ക് ഏത് രീതിയിലും കാണാം. ഒരു കർമ്മയോഗിയായിട്ട് കാണാം. കർമ്മയോഗി എന്ന് പറഞ്ഞാൽ നിരന്തരം കർമ്മത്തിൽ മുഴുകിയവനെ പോലെ, അല്ലെങ്കിൽ ഒരു അജ്ഞനായ കർമ്മയോഗി കർമ്മം ചെയ്യുന്നത് പോലെ കർമ്മം ചെയ്യുന്നവനായി കാണാം, അല്ലെങ്കിൽ ഈശ്വരനെ ഭജിക്കുന്നവനായി കാണാം. മറിച്ച് തത്വജ്ഞാനം ഉപദേശിക്കുന്ന ഒരു ജ്ഞാനിയുടെ നിലയിൽ കാണാം. സർവഭാവത്തിലും ഭജിക്കുക, അതാണ് പൂർണമായ ഈശ്വരനിഷ്ഠ എന്ന് പറയുന്നത്. ഇനി ഈ വ്യവഹാരങ്ങളെല്ലാം വിട്ടൊരാൾ സമാധി ശീലിച്ച് സമാധിയിലിരുന്നു കഴിഞ്ഞാലോ, അങ്ങനെയും ഇരിക്കാം. യോഗ മാർഗത്തിൽ പറയും എന്താണ് അതിന്റെ അവസാനം എന്ന് പറയുന്നത്, കേവല സമാധി നിഷ്ഠനായിരുന്നു ശരീരം പിടിക്കുക, അതാണ് അതിന്റെ അവസാനം. അവിടെ പിന്നെ മറ്റ് വ്യവഹാരങ്ങളൊന്നുമില്ല. എല്ലാ വ്യവഹാരങ്ങളും അവസാനിപ്പിച്ച് സമാധി നിഷ്ഠയിൽ കൂടെ ജീവനെ ഈ ശരീരത്തെ വിടുക, അതാണ്. അത് ഒരേ ഒരു വഴിയേ ഉള്ളൂ. യോഗികൾ അങ്ങനെ അഭിപ്രായപ്പെടും. അല്ലെങ്കിൽ ഇങ്ങനെ സമാധിയൊക്കെ ശീലിച്ച് അണിമാതി ഐശ്വര്യങ്ങളൊക്കെ നേടി ഒരു കൽപ്പാന്തം വരെ അങ്ങനെ യോഗ ഐശ്വര്യങ്ങളോടുകൂടി വിഹരിക്കുക, അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ച് ജിജ്ഞാസുക്കൾക്ക് യോഗമാർഗം എല്ലാം ഉപദേശിച്ച് ദൃശ്യനായും അദൃശ്യനായും അങ്ങനെയുള്ള യോഗവിഹാരം അത് പറയുന്നുണ്ട്. അത് യോഗികളുടെ ഏറ്റവും ശ്രേഷ്ഠമായ പരമമായ അവസ്ഥയായിട്ട് പറയുന്നു. പക്ഷെ സർവഭാവം എന്ന് പറയുമ്പോൾ അങ്ങനെയാകാം, പക്ഷെ അതാണ് ശ്രേഷ്ഠമെന്നൂടെ അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ കർമ്മ ജ്ഞാന യോഗ നമുക്ക് ഏതെല്ലാം പേരിട്ട് ഏതെല്ലാം ഉപായങ്ങളെ വിളിക്കാമോ എല്ലാ മാർഗങ്ങളെയും ഉപദേശിക്കുന്നു. തത്വജ്ഞാനത്തിനോട് മാത്രം പക്ഷവാദമുള്ളവരുണ്ട്, തത്വജ്ഞാന നിഷ്ഠയിൽ മാത്രം ഇരിക്കുക, അതിനെക്കുറിച്ചും ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട്. ഇനി സർവകർമ്മങ്ങളെ ഉപേക്ഷിച്ച് സർവകർമ്മ സന്യാസം അതിനെയും ഭഗവാൻ പറയുന്നുണ്ട്. സർവാരംഭ പരിത്യാഗി തസ്യ കാര്യം ന വിദ്യതേ, ഇങ്ങനെ പല സന്ദർഭങ്ങളിലും അതിനെക്കുറിച്ച് പറയുന്നു. ആ നിഷ്ഠയിലിരിക്കുക, പൊതുവെ സന്യാസത്തിലേക്ക് വരുന്ന അവർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. എന്താണ്? അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എന്താണ്, സർവപ്രവൃത്തികളും ഉപേക്ഷിച്ചിട്ട് ഇരിക്കുക. എല്ലാവരും ഇഷ്ടപ്പെടുന്ന അതാണ് സർവകർമ്മ സന്യാസം, സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ടിരിക്കുക. പ്രത്യേകിച്ച് ഇതിനെല്ലാം ഉപരിയായിട്ട് വേറൊരു കാര്യമുണ്ട്. ഓരോരുത്തരും അവരവരെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോന്ന് ഉപദേശിക്കും, ഓരോന്നിന് പ്രാധാന്യം കൊടുക്കും. താനെവിടെ നിൽക്കുന്നു അപ്പൊ തന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഉപദേശിക്കുക. ഒരാള് കാവ്യ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അയാൾ കാവ്യയെ മഹത്വപ്പെടുത്തി സംസാരിക്കും, മഞ്ഞയാണെങ്കിൽ മഞ്ഞയെ മഹത്വപ്പെടുത്താൻ നോക്കും, വെള്ളയാണെങ്കിൽ വെള്ളയെ മഹത്വപ്പെടുത്തും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. അപ്പൊ അവരവരെ മഹത്വപ്പെടുത്തി ആത്മീയ ഉപദേശങ്ങൾ നൽകുക, അതെല്ലാം വളരെ സ്വയം തന്നെ തിരിച്ചറിയാൻ വയ്യാത്ത സൂക്ഷ്മമായ സ്വാർത്ഥതകളാണ്. ഭഗവാൻ അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. ഇവിടെ പറയുന്ന എന്താണോ, സർവഭാവേന, ഏത് ഭാവമേ ആയിക്കൊള്ളട്ടെ, ഇന്ന ഭാവമൊന്നും പറയാൻ പറ്റത്തില്ല. അവൻ പരമാത്മനിഷ്ഠയിലിരിക്കുന്നു. മുഖ്യം അതാണ്, ആത്മനിഷ്ഠനാകുക എന്നുള്ളതാണ് മുഖ്യം. ഏത് ഭാവത്തിലാണ് എന്നുള്ളത് ഏതിനുമാകാം, എല്ലാ ഭാവത്തിനും ആകാം. ഒരാൾക്ക് ഇതെല്ലാം സ്വീകരിക്കാം. വാസ്തവത്തിൽ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അയാൾ അറിഞ്ഞോ അറിയാതോ ഇതെല്ലാം അയാളിൽ വന്നു ചേരും. എന്നാലേ അതൊരു പൂർണ്ണമായ സമഗ്രമായ ആത്മീയ വഴിയാകത്തുള്ളൂ. ജ്ഞാനവും കർമ്മവും യോഗവും ഭക്തിയും എല്ലാം വേണം, എല്ലാം കൂടി ചേർന്നാലേ അത് ശരിയാവും. അതുകൊണ്ടാണ് പറഞ്ഞെന്താണ്, അസമ്മൂഢനായി മോഹവർജിതനായി എന്ന് പറഞ്ഞത്. ഇത് ഒരു തരത്തിലുള്ള മോഹത്തിനും അടിമപ്പെടാൻ പാടില്ല. ഇനി ഒരാൾ, മനുഷ്യന്റെ വാസനകൾ സ്വഭാവം വിചിത്രമാണ്. അപ്പോൾ ഒരാളൊന്നിന് പ്രാധാന്യം കൊടുക്കുന്നു, അതാകാം ഒരാളുടെ പ്രകൃതിക്കനുസരിച്ച്. ചിലർക്ക് ഭക്തിഭാവമേ ശരിയാകത്തുള്ളൂ, ചിലർക്ക് തത്വചിന്തയെ ശരിയാകത്തുള്ളൂ, ചിലർക്ക് ഇത് രണ്ടുമല്ല കർമ്മമാണ് ചിലർക്ക് യോജിക്കുന്നത്. അപ്പൊ കർമ്മനിഷ്ഠനായിരിക്കുന്നവൻ അത് വിട്ടിട്ട് തത്വചിന്തയിലേക്ക് വരണം എന്ന് വാശി പിടിക്കുന്നതിലർത്ഥമില്ല. ഭക്തൻ അതുപേക്ഷിച്ച് ജ്ഞാനിയാകണം, ജ്ഞാനി അതുപേക്ഷിച്ച് ഭക്തനാകണം. എന്തുകൊണ്ട്? ഇത് ഓരോന്ന് ശ്രേഷ്ഠമാണ് എന്ന് കരുതുന്ന അബദ്ധമാണ്. ഓരോ മനുഷ്യന്റെയും വാസനാ വൈചിത്രമനുസരിച്ച് അവനവന് ഇണങ്ങിയ മാർഗത്തിൽ അവൻ പ്രവർത്തിക്കുന്നു. ഒരാൾക്ക് കർമ്മത്തിലാണ് വാസന കൂടുതലെങ്കിൽ തീർച്ചയായും അയാൾ കർമ്മത്തിൽ തന്നെ പ്രവർത്തിക്കണം. അയാൾക്ക് കർമ്മത്യാഗമോ അല്ലെങ്കിൽ തത്വചിന്തയോ യോജിക്കുന്നതല്ല, അയാൾ അതിന് തന്നെ പ്രാധാന്യം കൊടുക്കണം. പക്ഷേ അങ്ങനെ ഒരാൾ ഒന്നിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആധ്യാത്മിക മാർഗത്തിൽ മറ്റ് മാർഗങ്ങളുടെ, മറ്റ് സാധനാമാർഗങ്ങളുടെ പ്രാധാന്യത്തെ കുറച്ച് കാണാൻ പാടില്ല. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അതിനെല്ലാം അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ സർവഭാവങ്ങളെയും ഒരാൾ ഉൾക്കൊള്ളണം. മറിച്ച് നമ്മൾ ഏതെങ്കിലും ഒന്നിന് നിർബന്ധം പിടിക്കുന്നത് അതിന് അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നുമില്ല. ഒരുവന്റെ പ്രകൃതി കർമ്മത്തിന് അനുകൂലമാണെങ്കിൽ അവൻ കർമ്മം ചെയ്ത് തന്നെ അവന് മുന്നോട്ട് വരണം. അവിടെ പക്ഷേ ആ കർമ്മത്തെ അവൻ സാധനയായി മാറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് അവന് നഷ്ടം വരും. അവൻ കർമ്മത്തിലൊരു കർമ്മഭ്രാന്തനായി ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതവന് ആധ്യാത്മികമായി ഗുണമൊന്നും ചെയ്യത്തില്ല. അത് വിവേക സഹിതമായിട്ടായിരിക്കണം ഏത് സാധനമാർഗവും. ഓരോ സാധനയിലും വിവേകത്തിന് സ്ഥാനമുണ്ട്. കർമ്മത്തിൽ ആ വിവേകം കൂടി ചേരുന്നുണ്ടെങ്കിൽ കർമ്മം വെറും കർമ്മഭ്രാന്തമായി മാറും. അതൊരുതരം ഭ്രാന്താണ്. കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നത് ഒരു രസമായി തോന്നുക, അതിൽ നിന്നും പിൻവലിയാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ കർമ്മയോഗത്തിന്റെ തത്വങ്ങൾ മനസ്സിലാക്കാതെ കർമ്മം അനുഷ്ഠിക്കുക, ഇതെല്ലാം കർമ്മഭ്രാന്താണ്. അത് ആധ്യാത്മികമായ ഒരാൾക്ക് ഗുണം ചെയ്യത്തില്ല. രാഗദ്വേഷങ്ങൾ വളർത്തും, അഹന്തയെ വളർത്തും. ഈ ദോഷം എല്ലാത്തിനും ഉണ്ട്, തത്വചിന്തയിലും ഉണ്ട്. അതും വിവേകപൂർവ്വമല്ലാതെ കൈകാര്യം ചെയ്യുന്നെങ്കിൽ അവന് പാണ്ഡിത്യ അഭിമാനം ഉണ്ടാകും, രാഗദ്വേഷങ്ങൾ വർദ്ധിക്കും, വളരെ ദോഷം ചെയ്യും. ഭക്തി അതും വിവേകപൂർവ്വം അല്ലെങ്കിൽ മുഴുഭ്രാന്തായിട്ട് മാറും. ഭ്രാന്തിന് കൂടുതൽ സാധന സാധ്യതയുള്ള ഭക്തിയിലാണ്. അവിടെ വിവേകമില്ലെങ്കിൽ വലിയ അപകടം പിടിച്ച കാര്യമാണ്. പൊതുവേ ആൾക്കാർ പറയും ഭക്തി വളരെ ലളിതമാണ്, അനായാസമാണ്, അപകടരഹിതമായ മാർഗമാണെന്ന് പറയും. പക്ഷെ അനുഭവത്തിൽ കാണുന്ന അങ്ങനെയല്ല, ഏറ്റവും അപകടം പിടിച്ചാണ് ഈ ഭക്തി. ഭക്തിയുടെ അപകടം എന്ന് പറയുന്നത് എന്താണ്? ഭ്രാന്ത്. അതുകൊണ്ടത് അപകടമെന്ന് പറഞ്ഞത്. അപ്പം അത് ഒഴിവാക്കണം. അവിടെയും വിവേകം വേണം. ഈശ്വരതത്വത്തെ അറിഞ്ഞ്, ഈശ്വരതത്വത്തെ ഗ്രഹിച്ച് മതിഭ്രമം ഉണ്ടാകാതെ ഭജിക്കണം ഭഗവാൻ. ഭക്തിയുടെ മൃദുലമായ സരളമായ ഭാവങ്ങൾ മനുഷ്യന് രാഗാദി ദോഷങ്ങൾക്ക് കൂടുതൽ സാധ്യത കൊടുക്കുന്നതാണ്. കാരണം ഭക്തിക്കൊരു വൈകാരികമായ ഭാവമുണ്ട്. ആ വൈകാരികമായ ഭാവം മനുഷ്യനെ അബദ്ധ സഞ്ചാരത്തിലേക്ക് നയിക്കും. അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഭക്തി വിവേകം കൊണ്ട് ദൃഢപ്പെടുത്തിയില്ലെങ്കിൽ അതിനും അപകടമുണ്ട്. യോഗത്തിൽ അതിനും വലിയ അപകടമുള്ളതാണ്. അത് വഴിതെറ്റിക്കഴിഞ്ഞാൽ നരകപാദത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? സർവഭാവത്തിലും എന്നെ ഭജിക്കുക. എല്ലാത്തെയും സമ്യക്കായി സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നിനോടും പ്രത്യേകിച്ചൊരു പക്ഷപാതമില്ലാതെ അവനവന്റെ പ്രകൃതിക്ക് ഇണങ്ങും വിധം ഏതിനോടൊപ്പവും വിവേകത്തെ ചേർത്തുകൊണ്ട് അസമ്മൂഢനായി മോഹരഹിതനായി ഭജിക്കുക. തത്വജ്ഞാനി അങ്ങനെ ഉള്ള ഭജനത്തിലാണ്. അതുകൊണ്ട് തത്വജ്ഞാനി ഒന്നിനെയും നിന്ദിക്കുന്നില്ല. ഇന്നത് കേമമാണ്, ഇന്നത് അധമമാണെന്ന് പറഞ്ഞ് ഒന്നിനെയും വേർതിരിക്കുന്നില്ല. ഓരോ ജീവന്മാർക്കും യോജിച്ചതിനെ മറിച്ച് നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഭഗവാനും പറയുന്നത്. സർവഭാവത്തിലും ഭജിക്കുന്നു തത്വജ്ഞാൻ, വിവേകപൂർവം ഭജിക്കുന്നു എന്ന്. യോ മാം ഏവം സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാ നഖ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. അസ്മിൻ അധ്യായേ ഭഗവത് തത്വജ്ഞാനം മോക്ഷഫലമുക്ത്വാ അധൈദാനീം തസ്ഥവതി. ഈ അധ്യായത്തിൽ മോക്ഷഫലത്തെ പ്രദാനം ചെയ്യുന്ന ഈശ്വരതത്വത്തെ പ്രതിപാദിച്ചിട്ട് ആ തത്വജ്ഞാനത്തെയും അതിന്റെ ഫലമായ മുക്തിയെയും രണ്ടിനെ ഇവിടെ സ്തുതിക്കുകയാണ്. ഇത്യേതത് ഗുഹ്യതമം ഗോപ്യതമം അത്യന്തരഹസ്യം ഇത്യേതത്. ഇത് ഗുഹ്യതമമാണ്, ഗോപ്യതമമാണ്, അത്യന്തരഹസ്യമാണ്. കിം തത് ശാസ്ത്രം? എന്താണത് ശാസ്ത്രം? ഇതം ശാസ്ത്രം ഗുഹ്യതമം എന്നാണ്. അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ശാസ്ത്രം ശാസ്ത്രം എന്ന് കേട്ടാൽ തന്നെ പലർക്കും ഹാരളാവും. ഇവിടെ ഭഗവാൻ ശാസ്ത്രം എന്ന് പറയുന്നത് എന്തിനാണ്? താനിപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യം. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രം എന്ന് പറയുന്നത് ഗുരു ഉപദേശമാണ്. അല്ല, ശാസ്ത്രം ഒന്ന് വേറെ, ഗുരു ഉപദേശം വേറെ ഒന്നും അങ്ങനെയില്ല. ശാസ്ത്ര ശ്രവണമെന്ന് പറയുന്നത് ഗുരു ഉപദേശത്തെ ശ്രവിക്കുന്നതാണ്. മറ്റേതെങ്കിലും ഒരു ശാസ്ത്രത്തെ കുറിച്ചല്ല പറയുന്നു, താനിപ്പോൾ പറഞ്ഞു നിർത്തിയത്. അത് വിശേഷിച്ചും തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് ഭാഷകാരൻ പ്രത്യേകം പറയുന്നു, യദ്യപി ഗീതാഖ്യം സമസ്തം ശാസ്ത്രമുച്ചതേ. ഈ ഗീത സമ്പൂർണത്തെയും നമുക്ക് ശാസ്ത്രം എന്ന് പറയാം. തഥാപി അയമേവ അധ്യായ ശാസ്ത്രം എത്തിച്ചതേ. ഈ അധ്യായത്തിനാണ് ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ അധ്യായം എന്ന് പറയുമ്പോൾ അങ്ങനെ ധരിച്ചു കളയരുത്. നമ്മൾ സാധാരണ പറയുന്ന പോലെ ആദ്യത്തെ അധ്യായം പറഞ്ഞതിനു ശേഷം ഭഗവാനും ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷസ്സു ബ്രഹ്മവിദ്യായം യോഗശാസ്ത്രം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇവിടെ അധ്യായം എന്ന് പറയുന്നത് തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, ഓരോരോ കാര്യങ്ങളായി പറഞ്ഞു വരികയാണ് ഭഗവാൻ. ഓരോ അധ്യായം അധ്യായമായിട്ട് അർജുനന് ഉപദേശിച്ചു കൊടുത്ത ഇത് എന്താണ്? രണ്ടുപേരും തമ്മിലുള്ള കേവല സംഭാഷണമാണ്. അധ്യായങ്ങളായിട്ടൊക്കെ തിരിച്ചത് പിന്നീടാണ്. ഇപ്പോൾ പല വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു, പറഞ്ഞ കാര്യങ്ങളെ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ അതിന് പല മാറ്റങ്ങളോടുകൂടി പറഞ്ഞു. പല സാധകന്മാരെക്കുറിച്ചും പല സാധനങ്ങളെക്കുറിച്ചും പറഞ്ഞു. എന്നിട്ട് ഈ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അത് ശാസിച്ചതുകൊണ്ട് ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് ശാസ്ത്രമായി. ഈ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിനെ ഭഗവാൻ തന്നെ താൻ പറഞ്ഞ കാര്യങ്ങളുടെ മഹത്വപ്പെടുത്തി പറയുകയാണ്. അതിന് സ്തുത്യർത്ഥം പ്രകരണ, അതിനെ സ്തുതിച്ച് പറയുന്നു എന്നർത്ഥം. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ഗുരു ഉപദേശിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ശിഷ്യന് അതേപടി മനസ്സിലാകണമെന്നില്ല. അതേപടി മനസ്സിലാക്കണം ഉടൻ തന്നെ എന്ന് ഗുരുവിന് ഉദ്ദേശവും കാണത്തില്ല. പല കാര്യങ്ങളും കാലക്രമേണ മനസ്സിലാക്കേണ്ടതാണ്. വളരെ ഗഹനമായ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടവനാണെങ്കിൽ അവൻ ഉപദേശിക്കാതെയും മനസ്സിലാക്കും. ഗുരു സന്നിധിയിൽ തന്നെ മനസ്സിലാക്കും. ഗുരുവിന്റെ ദർശനം കൊണ്ട് മനസ്സിലാക്കാം, സ്പർശനം കൊണ്ട് മനസ്സിലാക്കാം, ഇതെല്ലാം സംഭവിക്കാം. പക്ഷെ അങ്ങനെ മനസ്സിലായില്ലെങ്കിലോ അത് അതിന് കാലം പിടിക്കും, കാലക്രമേണേ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇതിന് കാലത്തെ അപേക്ഷിക്കുന്നു. കാലത്തെ അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശിഷ്യന്റെ പക്വത അപേക്ഷിക്കുന്നു ഉപദേശം. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നാണ് പറഞ്ഞത്? ഇത് അത്യന്ത രഹസ്യമാണ്. രഹസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ധരിക്കുന്ന അർത്ഥത്തിലല്ല. രണ്ടുപേര് പരസ്പരം ചെവി പറയുന്നതും മൂന്നാമതൊരാൾക്ക് കേൾക്കാൻ പാടില്ലാത്തതുമാണ് നമ്മൾ രഹസ്യം എന്ന് പറയുന്നത്. ആ തരത്തിൽ ഇത് പരസ്യമാണ്, രഹസ്യമല്ല. എല്ലാവരും കേൾക്കട്ടെ എന്ന് കരുതിയാണ് ഭഗവാൻ പറഞ്ഞത് അർജുനോട്. നമ്മളോടൊരു വിദ്യ പറഞ്ഞിട്ട് ഇത് രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് മനസ്സിലാക്കും? ഇത് മറ്റാർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നേ നമ്മൾ ധരിക്കത്തുള്ളൂ. രഹസ്യത്തിന് നമ്മൾ കൊടുക്കുന്ന പരിഭാഷ അതാണ്, വേറെ ആരോടും പറഞ്ഞു കൊടുക്കാൻ വയ്യാത്ത കാര്യം. ഇവിടെ രഹസ്യം എന്ന് പറഞ്ഞാൽ അർത്ഥത്തിലല്ല, മറ്റാരോടും പറയാൻ പാടില്ലാത്ത കാര്യം. അത് കുട്ടികളെ സംബന്ധിച്ച് രഹസ്യം അതാണ്. കുട്ടിയെ വിളിച്ചിട്ട് നമ്മൾ പറയുന്നത് രഹസ്യമാണെന്ന് പറഞ്ഞാൽ അവൻ ധരിക്കും, ഇത് മറ്റാരോടും പറയാൻ പാടില്ല, അതാണ് രഹസ്യം. ഇവിടെ രഹസ്യം എന്ന് പറയുന്ന ഒരിക്കലും അർത്ഥത്തിലല്ല. ഇത് എല്ലാവർക്കും വേണ്ടി ഉപദേശിച്ചാണ്. ഭക്തിയില്ലാത്തവനും മറ്റിത് പറയരുതെന്ന് പറയുന്നു. ആ സന്ദർഭം ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ജിജ്ഞാസുക്കൾക്കും ഇത് പറയേണ്ട കാര്യമാണ്. എന്നാലും ഇത് രഹസ്യമാണ്, ആദ്യം ഭാഷ്യകാരം പറഞ്ഞു അത്യന്ത ദുർവിജ്ഞേയാർത്ഥം. പലപ്പോഴും ഇത് സാധകന്മാർക്ക് തന്നെ ഇതിന്റെ താല്പര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടനുഭവപ്പെടുന്നു. രഹസ്യ ഭവം ഏകാന്തത്തിൽ ഭവിക്കുന്നതാണ്. ഇതിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഏകാന്തത്തിൽ ബോധ്യപ്പെടുന്നതാണ് രഹസ്യം എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്റെ അന്ധകരണം അവിടെയാണ് ഇത് ബോധിക്കേണ്ടത്. ഉപദേശ എന്ന് പറയുന്ന അവന്റെ ഉള്ളിലാണ് പതിയേണ്ടത്. പക്ഷേ സാധാരണ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് വികാര വിചാരങ്ങളെ കൊണ്ട് കലങ്ങിമറിയുന്ന മനസ്സാണ്. അത് ഇതവിടെ ഉപരിതലത്തോടെ അങ്ങ് സ്പർശിച്ചു പോകത്തേയുള്ളൂ, അവന്റെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങത്തില്ല. അതുകൊണ്ടാണ് ഇത് രഹസ്യം എന്ന് പറയുന്നത്. ഒരു നിഷ്ഠയായിരുന്നു ഭഗവത്ഗീത ഒരാൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ഒരാൾ പാരായണം ചെയ്യുന്നതുകൊണ്ട് മാത്രം അയാൾക്ക് ഗീതയുടെ രഹസ്യം വെളിപ്പെടുത്തില്ല, അതിന്റെ അന്തരാർത്ഥം വെളിപ്പെടുത്തില്ല. ശബ്ദത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഉപദേശം എന്ന് പറയുന്നത് ശബ്ദാത്മകമാണ്, ശബ്ദരൂപത്തിലുള്ള ശബ്ദരാശിയാണ്. ഉപദേശം ശബ്ദമാണ്. ആ ശബ്ദം എന്ത് ചെയ്യുന്നു? അതിസൂക്ഷ്മമായ ആധ്യാത്മിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്, ആധ്യാത്മിക തത്വങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഇത് ഒരാൾ കേട്ടുവെന്ന് വിചാരിച്ച് അയാളുടെ ഉള്ളിൽ ആ തത്വങ്ങൾ പ്രകാശിക്കണമെന്നില്ല. നിരവധി വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. പ്രത്യേകിച്ചും മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കുമെല്ലാം അപ്പുറമുള്ള ആത്മതത്വത്തെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ദുർവിജ്ഞേയാർത്ഥം എന്ന് ഭാഷ്യകാരൻ തന്നെ പറഞ്ഞു. പിന്നെ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നേരത്തെ പറഞ്ഞതുപോലെ അവനവന്റെ രുചിക്ക് ഇണങ്ങിയ രീതിയിൽ ഇത് മനസ്സിലാക്കാനും പറ്റും. ഓരോരുത്തരും മനസ്സിലാക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കി ശരി എന്ന് തോന്നത്തക്ക തരത്തിൽ അനേക ശരികളുള്ളതാണ്. ഓരോ വ്യക്തിക്കും ഓരോ ശരി. അതുകൊണ്ടിത് രഹസ്യമായിരിക്കുന്നു. ഇതിന്റെ താല്പര്യം എങ്ങനെ? അവന്റെ സൂക്ഷ്മവും ശുദ്ധവുമായ അന്ധക്കണ്ണത്തിന് ഇത് പ്രകാശിക്കും. അത് സൂക്ഷ്മവും ശുദ്ധവും എന്ന് പറയുന്നതിന് രണ്ടും വേണം. ഏകാഗ്രവും നിർമ്മലവുമായിരിക്കണം, എന്നാലേ പറ്റും. കാരണം സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ഏകാഗ്രമായ മനസ്സിലാണ് ആത്മീയ തത്വങ്ങൾ വെളിപ്പെടുന്നത്. പക്ഷെ ശുദ്ധം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും. ശുദ്ധി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ധരിക്കുന്നത് മണ്ടത്തരത്തിനെയാണ്. അവനൊരു ശുദ്ധനാണെന്ന് പറഞ്ഞാൽ സാധാരണ ധരിക്കുന്നത് എന്താണ്? അവനൊരു മണ്ടനാണ്. മണ്ടന്മാരെയാണ് നമ്മൾ ശുദ്ധന്മാരെന്ന് പറയുന്നത്. അതല്ല ഇവിടെ സാധാരണ പറയും ശുദ്ധനാണ് ആള്, പാവമാണ്. പാവം എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റിക്കാൻ പറ്റിയവനെന്ന് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മണ്ടനാണെന്നാണ്. ഇവിടെ ആധ്യാത്മിക സന്ദർഭത്തിൽ അതല്ല. നിർമ്മലമായ അന്ധകരണം എന്ന് വെച്ചാൽ രാഗദ്വേഷാദികളില്ലാത്ത അന്ധകരണം. നമ്മൾ പറയുന്ന സാധുവാണ്, പാവമാണ്, ശുദ്ധനാണെന്നൊക്കെ പറയുന്നവരുടെ ഉള്ളിലും രാഗദ്വേഷാദികൾ കാണും. അതില്ലാതിരിക്കുന്ന ശുദ്ധി, അതാണ് മനഃശുദ്ധി. ആ മനഃശുദ്ധിയും ഏകാഗ്രതയും ഉണ്ടാവും. അതുണ്ടായിക്കഴിയുമ്പോൾ അതിനോടൊപ്പം മറ്റ് സാധനകളും ചേരണം. മറ്റ് സാധന ഉപായങ്ങളും ചേർന്നു. എന്നാൽ മാത്രമേ തത്വം വെളിപ്പെടുത്തുള്ളൂ. മറ്റ് സാധനങ്ങളെന്ന് പറയുമ്പോൾ ഈശ്വരഭക്തി പോലെയുള്ള കാര്യങ്ങളുടെ അവന്റെ ഉള്ളിൽ വരണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇത് പ്രകാശിക്കത്തുള്ളൂ, ഇതിന്റെ തത്വങ്ങൾ. അതുകൊണ്ടാണ് ഇത് ദുർവിജ്ഞേയാർത്ഥം എന്ന് പറഞ്ഞത്. അതാണ് ഇവിടെ അത്യന്ത രഹസ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. അത്ര യോഗ്യതകളുള്ള ഒരു ജീവന് വെളിപ്പെടുത്തുന്ന തത്വത്തെ പ്രതിപാദിക്കുന്ന വാക്കാണ് ഇവിടെ ശാസ്ത്രം. അത് താൻ ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ അത് ശാസ്ത്രമായി മാറി. അതുകൊണ്ടാണ് ഭഗവാൻ താൻ പറഞ്ഞ കാര്യത്തെ സ്വയം തന്നെ സ്തുതിച്ച് പറയുന്നു എന്നിവിടെ പറയുന്നു. അത് ഏകാഗ്രതയോടുകൂടി മനസ്സിലാക്കണം, ശുദ്ധമായ മനസ്സോടുകൂടി മനസ്സിലാക്കണം, അഭിമാനത്തെ തേജിച്ചിട്ട് മനസ്സിലാക്കണം, മതമത്സരങ്ങൾ മനസ്സിലില്ലാതെ മനസ്സിലാക്കണം. മതമത്സരങ്ങൾ എന്ന് പറയുന്ന ഇതാണ്, എന്താണ്, താൻ ധരിച്ചത് ശരി, മറ്റുള്ളവർ ധരിച്ചിരിക്കുന്നത് ശരിയല്ല എന്നുള്ള ബുദ്ധി. താൻ ധരിച്ചിരിക്കുന്നത് ശരി തന്നെയാണ്, തന്റെ നിലയിൽ അത് ശരി. ഓരോരുത്തർക്കും അവരവരുടേതായ നിലയിൽ അവരവർ ധരിച്ചിരിക്കുന്നത് ശരി. അപ്പൊ തന്റെ നിലയിൽ മറ്റുള്ളവരുടെ ശരിയാകത്തില്ലായിരിക്കും. എന്തുകൊണ്ട്? അത് അവരുടെ നിലയിൽ അവർ ധരിച്ചിരിക്കുന്നത് ശരിയാകത്തുള്ളൂ. ഭഗവാൻ സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ വെളിപ്പെടുത്തിയ കാര്യം എന്തായാലും അല്പജ്ഞന്മാരായിരിക്കുന്ന ജീവന്മാർക്ക് ഒരിക്കലും അതിന്റെ പൂർണ്ണതയിൽ ഗ്രഹിക്കാൻ സാധ്യമേ അല്ല. ഒരു വാക്കിൽ ഒരു തത്വത്തെ അറിഞ്ഞിട്ട് അതിനെ ഒരു വാക്കുകൊണ്ട് അറിയുന്നയാണ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് കേൾക്കുന്നവന് അനേക വാക്കുകൾ വേണ്ടി വരും അതിനെ മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾക്ക് അനന്തമായ വ്യാഖ്യാനം പോകും, അവസാനിക്കാതെ വ്യാഖ്യാനം. വേദം സമ്പൂർണവും പ്രണവത്തിന്റെ വ്യാഖ്യാനമാണെന്ന് പറയും, ഏകാക്ഷരത്തിന്റെ വ്യാഖ്യാനമാണ്. അനന്ത ശബ്ദരാശിയാണ് വേദം, അത് മുഴുവൻ ഏകാക്ഷരമായ പ്രണവത്തിന്റെ വ്യാഖ്യാനമാണെന്ന് പറയുന്നു. ഇതുപോലെയാണ് ശാസ്ത്രത്തെ സംബന്ധിച്ച്. അറിവുള്ളവർ ഒരു വാക്കി പറയുന്നു, അറിവില്ലാത്തവർ അത് മനസ്സിലാക്കുകയോ മനസ്സിലാപ്പിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് അനേക വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. അത് ഗഹനമാകുന്നതനുസരിച്ച് വാക്കുകളുടെ എണ്ണവും കൂടും. അതുകൊണ്ട് തന്നെ വ്യാഖ്യാനങ്ങളെ കണ്ടിരിച്ചാൽ ചോദിക്കും, ഇത്രയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവിടെ ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ, അതിനെന്തിനാ ഇത്രയും നീണ്ട വിപുലമായ വ്യാഖ്യാനം? അതാണ് രഹസ്യം അല്ലെങ്കിൽ ഗുഹ്യതമം എന്ന് പറഞ്ഞത്. അവസാനവും ഭഗവാൻ പറയുന്നതാണ്, ഗുഹ്യാ ഗുഹ്യതരമയ, ഞാൻ നിന്നോട് പറഞ്ഞത് രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രഹസ്യമാണ്. അർജുനൻ അത് മനസ്സിലാക്കണമെങ്കിലും ഇതിൽ കൂടുതൽ വാക്കുകളുടെ ആവശ്യം വരും പല ഭാഗങ്ങളിലും. ഇത് ഒരു അർജുനന് വേണ്ടി അല്ല പറഞ്ഞത്, ഒരുപാട് അർജുനന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാൻ പറഞ്ഞ ഒറ്റ വാക്കിനെ അതേ രീതിയിൽ ഗ്രഹിക്കാൻ ഒക്കത്തില്ല. ശ്രുതിയിൽ തത്വമസി എന്ന് പറഞ്ഞു, എത്രയെത്ര ശാസ്ത്രങ്ങളാണ് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഉണ്ടായത്, എന്നിട്ടും അതിന്റെ വ്യാഖ്യാനം പൂർണ്ണമാകുന്നില്ല. ഇത് തന്നെയാണ് സർവോപദേശങ്ങളുടെയും അവസ്ഥ. ഇത് തന്നെ അതിപുലമായും ഗഹനമായും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇതിന്റെ രഹസ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയുടെ, ജീവന്റെ ബുദ്ധിയുടെ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? അത് ബാഹ്യമായിട്ടുള്ളതിനെ ഗ്രഹിക്കത്തക്ക രീതിയിലാണ് അതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. പൊതുവെ സ്ഥൂലമായ വിഷയങ്ങളെ ഗ്രഹിക്കത്തക്ക രീതിയിലാണ് അതിന്റെ നിർമ്മാണം. അതുകൊണ്ട് മനുഷ്യൻ വളരെ എളുപ്പം തന്നെ സ്ഥൂലമായ കാര്യങ്ങളെ ഗ്രഹിക്കുകയും അതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്നു. ശബ്ദങ്ങളെ ഗ്രഹിക്കുമ്പോഴും അതുപോലെ തന്നെ, നമ്മളൊരു ശബ്ദത്തെ ഒരു ഉപദേശ രൂപത്തിലുള്ള ഗുരുവിന്റെ തന്നെ ശബ്ദത്തെ ഗ്രഹിക്കുന്നു. നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്ന ആ ശബ്ദത്തെ ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെ സഹജമായ സ്വഭാവം അനുസരിച്ച് സ്ഥൂലാർത്ഥത്തെ ഗ്രഹിക്കുന്നു. ആ ശബ്ദത്തിന്റെ സ്ഥൂലമായ അർത്ഥങ്ങളെ ഗ്രഹിക്കും. അപ്പോ പറയും, ഒരു ഗുരു ഉപദേശിക്കുന്നു, വളരെ ലളിതമായ ഭാഷയിൽ ഉപദേശിക്കുന്നു. ഇവിടെ ഇപ്പോ ഭാഷകാരനും മറ്റും പറയുന്നു വളരെ കർക്കശമായ ഭാഷയായിരുന്നു, കുറച്ചുകൂടി പ്രൗഢമായ ഭാഷയിൽ പറയുന്നു. വേറൊരു ഗുരു വളരെ ലളിതമായ ഭാഷയിൽ പറയുന്നു. ഏത് ഭാഷയിൽ പറഞ്ഞാലും ശരി, ഗ്രഹിക്കുന്നവൻ അവന്റെ ബുദ്ധിയിലേ ഗ്രഹിക്കത്തുള്ളൂ. ഇത് ഗ്രഹിക്കുന്ന ഒരു സ്ഥൂല ബുദ്ധിയാണെങ്കിൽ അവനെന്ത് ചെയ്യും? അവന്റെ സ്ഥൂല ബുദ്ധി കൊണ്ട് ആ ഉപദേശത്തിന്റെ സ്ഥൂലമായ അർത്ഥത്തെ ഗ്രഹിക്കത്തുള്ളൂ. എന്നിട്ട് അവൻ വൃഥാ അഭിമാനിക്കും, എന്താണ് ആ ഗുരു പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പ്രൗഢമായ ഭാഷയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ലളിതമായ ഭാഷയാണ് ഉപയോഗിക്കുന്നതെങ്കിലും അവിടെ പ്രതിപാദിക്കുന്ന വിഷയം ഗഹനമായിരിക്കും. ആ വിഷയത്തിന്റെ ഗഹനതയെ ഭാഷ കൊണ്ട് പരിവർത്തനം ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മൾ പൊതുവെ ആശ്വസിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്, അവിടെ ലളിതമായ ഉപദേശങ്ങളാണ്. അവിടെ ലളിതമായിരിക്കുന്ന എന്താണ്? കേവലം ശബ്ദമാണ്, അർത്ഥമല്ല. അത് ഏത് ഉപദേശത്തെ സംബന്ധിച്ചും ഒരു ഗുരുവിന്റെ ഉപദേശത്തെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അർത്ഥം എപ്പോഴും ഗഹനം തന്നെയായിരിക്കും. ശബ്ദം ലളിതമോ അല്ലെങ്കിൽ പ്രൗഢമോ ആകാം. എന്തുകൊണ്ട് പ്രൗഢ ഭാഷ ഉപയോഗിക്കുന്നു? കാരണം തന്റെ മുമ്പിലിരിക്കുന്നത് പ്രൗഢന്മാരാണ്, വിത്പത്തിയുള്ളവരാണ്. അപ്പോൾ അവരോട് പ്രൗഢമായ ഭാഷ കാര്യം പറയാം. എന്തുകൊണ്ട് ലളിതമായ ഭാഷ ഉപയോഗിക്കുന്നു? തന്റെ മുമ്പിലിരിക്കുന്നത് മൂർഖന്മാരാണ്, ലളിതമായ ഭാഷയെ അവർക്ക് മനസ്സിലാവും, ആദ്യം ഭാഷ മനസ്സിലാവണമല്ലോ. പക്ഷെ രണ്ട് സ്ഥലത്തും കാര്യമൊന്നു തന്നെ. എന്തുകൊണ്ട്? അവിടെ ആശയം വളരെ ഗഹനമായിരിക്കും, ആശയം വളരെ പ്രൗഢമായിരിക്കും. അപ്പം മനുഷ്യന്റെ ബുദ്ധി സ്ഥൂലമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതാണ്, അതാണ് അതിന്റെ സ്വഭാവം എന്നുള്ളതുകൊണ്ട് ഏത് ലളിതമായ ഭാഷയിൽ പറഞ്ഞാലും സ്ഥൂല ബുദ്ധികൾ സ്ഥൂലമായ അർത്ഥത്തെ ഗ്രഹിക്കത്തുള്ളൂ, എന്നുവെച്ചാൽ അതിന്റെ സാരത്തെ ഗ്രഹിക്കത്തില്ല. സാരത്തെ ആര് ഗ്രഹിക്കും? സാരഗ്രാഹികളായിട്ടുള്ള വിവേകശാലികൾ മാത്രമേ അതിന്റെ സാരത്തെ ഗ്രഹിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഗുരുവിന്റെ ഉപദേശങ്ങൾ പലപ്പോഴും ശിഷ്യന്മാർക്ക് മനസ്സിലാകാതെ വരുന്നത്. കാരണം ഗുരുവിന്റെ നില എവിടെ നിൽക്കുന്നു, ശിഷ്യന്റെ നില എവിടെ നിൽക്കുന്നു. ഗുരു തന്റെ ഉയർന്ന നിലയിൽ നിന്നുകൊണ്ട് താഴെ നിൽക്കുന്ന ശിഷ്യനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ശിഷ്യന്റെ പാകത്തിനനുസരിച്ച് ഭാഷയെ എത്ര ലളിതമാക്കിയാലും ശരി, തത്വത്തെ ലളിതമാക്കാൻ പറ്റത്തില്ല. ഭാഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സൃഷ്ടിയാണ്, തത്വം അങ്ങനെയല്ല. അതെവിടെ ആയാലും തത്വം ഏകരൂപത്തിൽ തന്നെ ഇരിക്കും. സാധാരണ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളിൽ ആ തത്വത്തെ നേരിട്ട് പ്രതിപാദിക്കാറില്ല, അവർ ഉപമകളിലൂടെ പ്രതിപാദിക്കും. ശ്രുതി പോലും അത് ചെയ്യുന്നുണ്ട്, ഉപമകളിലൂടെ കാര്യം മനസ്സിലാക്കുക, കഥകളും മറ്റും പറയുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതുപോലും ഈ ശിഷ്യന്റെ അന്ധക്കരണത്തിലെത്തുമ്പോൾ പലപ്പോഴും അവൻ വിപരീതമായിട്ടാണ് ഗ്രഹിക്കുന്നത്. ഗുരു പറഞ്ഞ താല്പര്യമായിരിക്കില്ല അവൻ ഗ്രഹിക്കുന്നു, അവന്റെ ഭാവനയ്ക്കും അവന്റെ കൽപ്പനയ്ക്കും അവന്റെ അജ്ഞതയ്ക്കുമനുസരിച്ച് ഗുരു പറഞ്ഞതിന്റെ താല്പര്യം അവൻ മനസ്സിലാക്കും. മറിച്ച് ഇതിൽ തനിക്ക് വീഴ്ചകൾ പറ്റാവുന്നുള്ളത് ആരും അംഗീകരിക്കത്തില്ല. ഓരോ ശിഷ്യനും ധരിക്കുന്ന എന്താണ്? ഗുരു പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഞാൻ ശരിയായ രീതി അത് ഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഓരോരുത്തരും ധരിക്കും. എന്നിട്ട് ഉപദേശങ്ങളെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് സ്വീകരിക്കുന്നു. അതാണ് ഈ ഗുഹ്യതമം എന്നുള്ളത് ഇവിടെ പറയുന്ന അതുകൊണ്ടാണ്. ആശയങ്ങൾ എപ്പോഴും ഗഹനം തന്നെ ആയിരിക്കും, അത് പാകമായ ഒരു മനസ്സിൽ മാത്രമേ ആ ശരിയായ ആശയം പ്രകാശിക്കത്തുള്ളൂ. അപ്പോൾ ബാഹ്യബുദ്ധികൾക്ക് സ്ഥൂല ബുദ്ധികൾക്ക് ഇത് ഗ്രഹിക്കാൻ പ്രയാസമാണ്. അപ്പോൾ വിക്ഷിപ്തമായ ബുദ്ധി, മൂഢമായ ബുദ്ധി ഒരിക്കലും ഒരു ഗുരുവിന്റെ ഏറ്റവും ലളിതമായ ഉപദേശത്തെ പോലും ഗ്രഹിക്കത്തില്ല, മറിച്ച് അതിൽ അജ്ഞതയും വിപരീത ഭാവനയും വരും. അതുകൊണ്ട് ഗുരു ഉപദേശിച്ചത് ഇങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഗുരു ആഗ്രഹിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഗുരുവിന്റെ സങ്കല്പത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കും. പക്ഷെ അവന്റെ ഉള്ളിൽ എന്തായിരിക്കും ധാരണ? ഗുരു എന്റെ താല്പര്യം ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് ഞാൻ ഗുരുവിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, ധരിക്കുകയും ചെയ്യുന്നത് നമ്മൾ സാധാരണ കാണാറുണ്ട്. ഗുരുവിന്റെ ഇച്ഛ ഒന്നായിരിക്കും, അവന്റെ പ്രവൃത്തി വേറെ തരത്തിലായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കാരണം അവിടെ ആ വ്യക്തിയുടെ പാകത ഒരു മുഖ്യമായ കാരണമാണ്. അവനവന്റെ അനുഭവങ്ങളിൽ നിന്ന് അവന്റെ പ്രവൃത്തി ചെയ്ത് അവന്റെ ആ പ്രവൃത്തിയുടെ ദോഷമായ പരിണാമങ്ങൾ മനസ്സിലാക്കി പിന്നീട് തന്റെ തെറ്റുകളെല്ലാം തിരുത്തി അത് തന്നെ സ്വയം അവന് ഒരു പാകപ്പെടുന്നതിനുള്ള ഒരു അവസരമായി മാറുമ്പോഴാണ് അവനെല്ലാ ഗുരുപദേശം ഫലവത്താകുന്നു. ഒരു ഗുരുവിന്റെ ഉപദേശത്തെ ഒരാൾ തെറ്റായി ധരിച്ച് പ്രവർത്തിച്ച് അതിന്റെ വിപരീത ഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് ആത്യന്തികമായി ദോഷമല്ല, പക്ഷേ അത് അവനെ ക്രമേണ പാകപ്പെടുത്തുന്നു. അവന് വിപരീതമായ അനുഭവങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം ഉണ്ടായാൽ ആത്യന്തികമായി അത് അവനെ പാകപ്പെടുത്തും. അതുകൊണ്ട് ഗുരു ഉപദേശം ഒരിക്കലും വ്യർത്ഥമായി പരിണമിക്കുന്നില്ല, അത് എവിടെയും എപ്പോഴും സാർത്ഥകമായി തന്നെ നിലനിൽക്കും. പക്ഷെ അവിടെ പാകപ്പെടുത്തൽ എന്ന് പറയുന്ന ഒന്ന് അവനറിയാതെ തന്നെ അവന് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിന് വിപരീതമായി ധരിച്ച് അവൻ പ്രവർത്തിക്കുമ്പോൾ അവന് പ്രകൃതിയിൽ നിന്ന് തന്നെ പല അടികളും കിട്ടും, പല ശിക്ഷകളും കിട്ടും. ഇത് അവനെ പശ്ചാത്താപത്തിന് കാരണമാക്കും, അതവനിൽ പരിതാപമുണ്ടാക്കും. ക്രമേണ അവൻ തിരിച്ചറിയും ഗുരുവിന്റെ ഉപദേശത്തിന്റെ സാരം ഇന്നതല്ല, ഇന്നതാണ്. അതുവരെയും താനൊരു ഉത്തമനായ ശിഷ്യനാണെന്നുള്ള ധാരണയിലായിരിക്കും അവൻ പ്രവർത്തിക്കുന്നത്. പക്ഷെ താൻ പ്രവർത്തിച്ചപ്പോഴൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്നവൻ ക്രമേണ മനസ്സിലാക്കും. കാലത്തെ അപേക്ഷിച്ചായിരിക്കും അത് സംഭവിക്കുന്നത്. അപ്പോൾ അവന്റെ ബുദ്ധി തെളിയും. ചില പറയാനുണ്ടല്ലോ, ഇപ്പം അവന്റെ ബുദ്ധി നേരെയായി എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിയുടെ ആ സ്ഥൂലത വിട്ടിട്ട് അവന്റെ ബുദ്ധിയുടെ ഒരു പരിപാക അവസ്ഥയിൽ അത് സൂക്ഷ്മമാവും, അത് നിർമ്മലമാവും. ഇപ്പോൾ ഗുരു പറയുന്നതിന്റെ താല്പര്യം അവന്റെ ഉള്ളിൽ ധരിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? അത് അത്യന്ത രഹസ്യമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവന്മാരുടെ ബുദ്ധിയുടെ സഹജമായ സ്വഭാവമനുസരിച്ച് ഗുരുക്കന്മാരുടെ ഉപദേശം എത്ര ലളിതമായാലും അതിന്റെ താല്പര്യം ഗ്രഹിക്കാതെ അതിന്റെ സ്ഥൂലമായ അർത്ഥത്തെ ഗ്രഹിച്ച് അവന്റെ വാസനയും അവന്റെ രാഗദ്വേഷങ്ങളും ഒക്കെ അനുസരിച്ച് പ്രവർത്തിച്ച് അവന്റെ അധപ്പതനത്തിൽ തന്നെ കുറെ മുമ്പോട്ട് നീങ്ങിയാലും മുന്നോട്ട് ചെല്ലുമ്പോൾ ആ ഗുരുവിന്റെ ഉപദേശത്തിന്റെ ശക്തി കൊണ്ട് തന്നെ അവനിൽ മാറ്റങ്ങൾ, പരിണാമങ്ങൾ സംഭവിച്ച് ആന്തരികമായ പരിണാമങ്ങൾ സംഭവിച്ച് അവൻ ശരിയായ ഗുരുമാർഗത്തിലേക്ക് വരും. അവന് സമയം പിടിക്കും. അപ്പോൾ അവന് മനസ്സിലാകും എന്താണ് ഇത്? അത്യന്ത രഹസ്യമാണ്. അല്ലെങ്കിൽ അവൻ വൃഥാ അഭിമാനിക്കും. എന്താണ്? ആ ഗുരുവിന്റെ ഉപദേശം എനിക്ക് മനസ്സിലായി, ഞാൻ ഗുരുവിന്റെ ഉപദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം തെറ്റിദ്ധരിക്കും. ഇത് സാധാരണ ആധ്യാത്മിക ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഗുരു പറഞ്ഞ ഉപദേശത്തിന്റെ താല്പര്യം വളരെ കാലം ചെന്ന് വെളിപ്പെടുക, ദീർഘകാലത്തിന് ശേഷം മനസ്സിലാക്കാം ഗുരു അന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇന്നതാണ്. അവന്റെ ബുദ്ധി തെളിയുമ്പോൾ അതുകൊണ്ടാണിത് രഹസ്യം എന്ന് പറയുന്നത്. ശാസ്ത്രകാരന്മാരും അതുകൊണ്ടാണിത് പലതരത്തിൽ വ്യാഖ്യാനിച്ച് ഇതിന്റെ താല്പര്യത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇനി അവരുടെ ഉള്ളിൽ ഇതിന്റെ താല്പര്യം പ്രകടമായിരിക്കട്ടെ, അതിനെ പ്രകടമാക്കുന്നതിന് ഭാഷയ്ക്ക് പരിമിതി ഉള്ളതായിട്ട് അവർക്കും അനുഭവപ്പെടും. അപ്പോൾ പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കും. അതാണ് നാനാതരത്തിലുള്ള വ്യാഖ്യാന സമ്പ്രദായങ്ങൾ വന്നതും. ബാഹ്യമായി ഇവയിലെല്ലാം ആശയ വൈരുദ്ധ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്, ഈ ആശയവൈരുദ്ധ്യവും സ്ഥൂലബുദ്ധി കൊണ്ട് തോന്നുന്നതാണ്. സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ എന്താണ്? ഇതിലൊന്നും ആശയവൈരുദ്ധ്യങ്ങളില്ല, എല്ലാം ഒരേ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആ പരമാത്മ തത്വത്തെ ജീവന് എങ്ങനെയും ബോധ്യപ്പെടുത്തുക. അതുകൊണ്ടിത് രഹസ്യമായിരിക്കുന്നത് സ്ഥൂലബുദ്ധികൾക്കാണ്. ഇത് പറയും കരതല ആമലകം പോലെ, ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ ഇത് സ്പഷ്ടമായിരിക്കുന്നു. ഉത്തമ അധികാരികൾക്ക് അത് ഗുരുവിൻ്റെ ഉപദേശിക്കുന്നു, ഉപദേഷ്ടാവായിരിക്കുന്ന ആ ഗുരുവിൻ്റെ വരപ്രസാദം കൊണ്ട് ഒരുവന് ഇതിൻ്റെ തത്വത്തെ അവൻ്റെ നിലയ്ക്ക് വെളിപ്പെടും. അവൻ്റെ നിലയ്ക്ക് പരമാർത്ഥമെന്ന് വിശേഷിപ്പിക്കാവുന്നുള്ള തത്വവും അവന് വെളിപ്പെടും. അത്രേ അത് കഴിയത്തുള്ളൂ. എന്തുകൊണ്ട്? കാരണം സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ പറഞ്ഞ കാര്യങ്ങൾ അത്പജ്ഞനായിരിക്കുന്ന മനുഷ്യന് അവന്റെ ബുദ്ധിയുടെ പരിമിതി കൊണ്ട് അത് എത്ര സൂക്ഷ്മവും തെളിഞ്ഞതായാലും ശരി, അത്രേ അവന് ബോധ്യപ്പെടാൻ സാധ്യമാകൂ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണിത്? അത്യന്ത രഹസ്യമാണ് ഇതിൽ. അതുകൊണ്ട് ഒരു ഉദ്ദേശം കൂടിയുണ്ടെന്ന് വെച്ചാൽ, ചില ശാസ്ത്രങ്ങൾ ഗുരുപദേശങ്ങളൊക്കെ കേട്ട് അതിന്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കി എന്നുള്ളൊരു അഭിമാനം, അതും വരാൻ പാടില്ല. അത്തരം അഭിമാനങ്ങളും സാധകന്മാരെ നിൽക്കാൻ പാടില്ല. എന്റെ ബുദ്ധിക്കത് പിടികെട്ടിക്കഴിഞ്ഞു, ഇവിടെ കൊണ്ട് ഇത് അവസാനിച്ചതിന് ഇതിൽ മുമ്പോട്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞാരും ഇതിനൊരു വിരാമമിടാൻ പാടില്ല. ഇത് അനന്തമാണ്. ഈ ആധ്യാത്മിക ആശയ പ്രപഞ്ചം എന്ന് പറയുന്നത് അത് അനന്തമാണ്. ഒരു ജീവന്റെയും ബുദ്ധിക്ക് അതിനെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ ഈ ശാസ്ത്രം, ആധ്യാത്മിക ശാസ്ത്രം, ഇത് ആവശ്യമില്ലാത്തതാണെന്നുള്ള ധാരണ അതും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അത്യന്ത രഹസ്യ സ്വഭാവമുള്ളതാണ് ഈ ശാസ്ത്രം. ഒരിക്കലും ഇതിനെ നിന്ദിക്കരുത്, നിഷേധിക്കരുത്. ഒരുപക്ഷെ നമുക്കിത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷെ ഒരിക്കലും ഈശ്വരപ്രവക്തമായിരിക്കുന്ന ആധ്യാത്മിക ശാസ്ത്രത്തെ അത് ഒരു പാഴ്വസ്തുവാണ്, ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞാലും ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരൊരിക്കലും ഇതിനെ നിന്ദിക്കാനോ നിഷേധിക്കാനോ പാടില്ല. കാരണം ഇതിന്റെ പുരൽ അത്യന്ത സൂക്ഷ്മമാണ്, രഹസ്യമാണ്. ഇതിനെപ്പോഴും വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി മാത്രമേ സമീപിക്കാവൂ. അതുകൊണ്ട് ഭഗവാൻ അതിനെ തന്നെ താൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ സ്തുതിച്ചു പറയുന്നു എന്നാണ് ഭാഷ്യകാരം പറയുന്നത്. സർവോ ഹി ഗീതാ ശാസ്ത്രാർത്ഥോ അസ്മിൻ അധ്യായേ സമാസേന ഉക്തഃ. ഈ അധ്യായത്തിൽ എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പ് പറഞ്ഞ ഈ സന്ദർഭത്തിൽ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും താല്പര്യത്തെ ചുരുക്കി ഒന്നുകൂടി പറഞ്ഞു. അത് പരത്തി പറയുക, പിന്നെ അത് ചുരുക്കി പറയുക, വീണ്ടും പരത്തി പറയുക. ഇതാണ് ഉപദേശത്തിന്റെ ഒരു രീതി. ആദ്യം വളരെ വിസ്തരിച്ച് കാര്യങ്ങൾ പറഞ്ഞു. വിസ്തരിച്ച് കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ ആ പറഞ്ഞ കാര്യങ്ങളെ തന്നെ ഒന്നുകൂടി ചുരുക്കി പറയും. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇന്നതാണെന്നുള്ളത്, അതാണ് സമാസേന ഉക്തഹ എന്ന് പറഞ്ഞു. അത് ചുരുക്കി പറഞ്ഞു, അതിന്റെ സാരത്തെ ഗ്രഹിക്കട്ടെ എന്ന് കരുതി. ഈ വിശദമായ പ്രതിപാദനങ്ങളെല്ലാം 700 ശ്ലോകങ്ങളിൽ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ശ്ലോകങ്ങളിൽ നടത്തുന്ന ഈ പ്രതിപാദനങ്ങളെല്ലാം ഒരു ജിജ്ഞാസുവിനെ ഈ തത്വശ്രവണത്തിലൂടെ അവന്റെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. ചോദിക്കും, ഗീത ശ്രവിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രം ശ്രവിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രത്യക്ഷപ്പെടുവോ? അല്ലെങ്കിൽ നമ്മളൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഇയാൾ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച ആളാണ്, എന്നിട്ടും അയാൾക്ക് ഇതുവരെ ഈശ്വരൻ വെളിപ്പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ടെന്താ, ഇതുകൊണ്ടെന്താ പ്രയോജനം ഈ ശാസ്ത്രം കൊണ്ട്? ഭഗവാൻ അത്യന്ത രഹസ്യമാണെന്നൊക്കെ പറയുന്നത് ശരിയല്ല. പക്ഷെ എല്ലാ ശാസ്ത്രവും പഠിച്ചവരും ഈശ്വരപ്രാപ്തിയില്ലാതെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പിന്നെ ഇതുകൊണ്ടെന്താ പ്രയോജനം? ശാസ്ത്രത്തിന്റെ താല്പര്യം അതല്ല. ശാസ്ത്രം ഒരിക്കലും ശാസ്ത്രത്തിലൂടെ ഈശ്വരനെ വെളിപ്പെടുത്തുന്നില്ല, അങ്ങനെ ധരിക്കണ്ട. അത് ശാസ്ത്രം തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്താണ് ഈ ശാസ്ത്രം? നിഷ്പ്രയോജനമാണ് കാര്യത്തിൽ, നിഷ്ഫലമാണ് കാര്യത്തിൽ എന്ന് ശാസ്ത്രം തന്നെയാണ് ബോധിപ്പിക്കുന്നത്. അല്ല, ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കിയത്, പിന്നെ ശാസ്ത്രത്തിന്റെ എന്താ പ്രയോജനം? ശാസ്ത്രം എന്ന് പറയുന്നത് അതിന്റെ ശ്രവണത്തിലൂടെ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണോ അവന്റെ അന്ധകരണത്തെ ഒന്ന് പാകപ്പെടുത്തുക, മറ്റെല്ലാത്തിലൂടെയും സംഭവിക്കുന്നത് പോലെ യോഗത്തിലൂടെയും ത്യാഗത്തിലൂടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ഒരുവന്റെ അന്ധകരണത്തിന്റെ ഒരു പരിണാമം, ഒരു മാറ്റം, ഒരു പരിഭാഗം, അതാണ് അവിടെ സംഭവിക്കുന്നത്. ശാസ്ത്രവും അത്രയും ഉദ്ദേശിക്കുന്നു. അല്ല, ശാസ്ത്രം ഒരിക്കലും ഈശ്വരനെ വെളിപ്പെടുത്തുന്നില്ല. അതിനൊരിക്കലും ശാസ്ത്ര സമർത്ഥമല്ല. അത് ശാസ്ത്രത്തിന്റെ ഒരു പരിമിതിയാണ്. അത് ശാസ്ത്രത്തിന് ശരിക്കും ബോധ്യമുണ്ട്. ശാസ്ത്രത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണോ, ഇതാണ് ശാസ്ത്രത്തിന്റെ പോരായ്മ, ശാസ്ത്രത്തിന്റെ പരിമിതി ഇതാണ്. എന്താണ്? ഒരിക്കലും അതിന് ഈശ്വര സ്വരൂപത്തെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. അതതിന്റെ പരിമിതിയാണ്. പക്ഷേ അതിന് ചില സാധ്യതകളുണ്ട്, ചില പ്രയോജനങ്ങളുണ്ട്. എന്താണ്? അത് ഒരുവന്റെ അന്ധകരണത്തെ അത് പാകമാകുന്നു. എങ്ങനെ? ആ തത്വശ്രവണം, ഈശ്വര തത്വത്തെക്കുറിച്ച് നാനാതരത്തിൽ അവൻ ശ്രവിക്കുമ്പോൾ അതവന്റെ അന്ധകരണത്തിൽ അതിനനുകൂലമായ സംസ്കാരത്തെ ഉണ്ടാക്കുന്നു. അതവന്റെ അന്ധകരണത്തിൽ അനന്തമായ പുണ്യ സംസ്കാരത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മൾ ശ്രവിക്കുന്നത് ഭഗവാന്റെ വാക്കാണ്. വ്യാസ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസ്തൃത. ആ ഭഗവാന്റെ വാക്ക് ശ്രവിക്കുമ്പോൾ അതിന്റെ കേവല ശ്രവണം തന്നെ, ശബ്ദത്തിന്റെ ശ്രവണം തന്നെ, അത് വിവിധ പരിഭാഷകളിലൂടെ ആയാലും ശരി, ആ ശബ്ദത്തിന്റെ അനുസന്ധാനം തന്നെ എന്തു ചെയ്യുന്നു? ഒരുവന്റെ അന്ധകരണത്തിൽ അനന്തമായ പുണ്യ സംസ്കാരത്തെ ഉണ്ടാകും. ആ സംസ്കാരം അവനെ പാകപ്പെടുത്തുന്നു. അത് വിശേഷിച്ചും ആധ്യാത്മിക സംസ്കാരത്തെ അദൃഢപ്പെടുത്തുന്നു. ആ പരിഭാഗത്തിലൂടെ എന്തു ചെയ്യുന്നു? ആ ശാസ്ത്രത്തിന്റെ സാക്ഷാത്തായിട്ടുള്ള യാതൊരു ഇടപെടലും കൂടാതെ, യാതൊരു സഹായവും കൂടാതെ അവന്റെ ഉള്ളിൽ ആ പരമാത്മതത്വം വിളങ്ങുന്നു. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ പരിമിതിയും ശാസ്ത്രത്തിന്റെ മേന്മയും ശാസ്ത്രം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടിവിടെ ഭാഷകാരനും പറയുന്നത് എന്താണ്? സമ്പൂർണ്ണ ആ തത്വത്തെയും ഈ ശാസ്ത്രം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ചുരുക്കി പറഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രക്രിയയിലൂടെ നമുക്കത് ധരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കേവലം ഗീതാശാസ്ത്രാർത്ഥേവ ഹിന്ദു സർവശ്ച വേദാർത്ഥേഹ പരിസമാപ്ത, കേവലം ഗീതാശാസ്ത്ര താല്പര്യത്തെ ഇവിടെ പറഞ്ഞു എന്ന് കരുതുക. ഹിന്ദു സർവശ്ച വേദാർത്ഥ വേദേശ്ച സർവീ രഹമേയോ വേദ്യ, ഭഗവാൻ തന്നെ പറഞ്ഞു. അത് അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാൻ പറയുകയാണ് ഭാഷ്യകാരൻ. സർവവേദാർത്ഥവും ഇവിടെ പരിസമാപിച്ചു. ഇതിൽ കൂടുതലൊന്നും വേദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇല്ല. ശ്രുതി താല്പര്യത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യസ്തം വേദ സവേദവിത്ത് പറഞ്ഞല്ലോ, വേദവിത്ത് വേദത്തെ അറിഞ്ഞവൻ അവനെ അറിഞ്ഞവനാണ്. പരമമായ ശ്രേഷ്ഠമായ ശാസ്ത്രമാണ് വേദം. ആ വേദത്തെ നമ്മൾ അഗ്നി മീന പുരോഹിതം എന്ന് പറഞ്ഞ് ചൊല്ലിപ്പഠിക്കേണ്ട കാര്യമില്ല. വേദാർത്ഥത്തെ അറിഞ്ഞവൻ വേദത്തെ അറിഞ്ഞിരിക്കുന്നു. വേദാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞു, സർവീശ്വ വേദയിൽ അഹമേവ വേദ്യ. വേദാർത്ഥം പരമാത്മാവാണ്. ആ വേദാർത്ഥത്തെ അറിഞ്ഞവൻ വേദത്തെ അറിഞ്ഞിരിക്കുന്നു. അവൻ മറ്റൊരു ശാസ്ത്രത്തിന്റെയും അല്ലെങ്കിൽ വേദമെന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ അധ്യയനവന് ആവശ്യമില്ല. അവൻ ശ്രുതി സമ്പ്രദായത്തെ അറിയണമെന്നില്ല. പരമാത്മാവിനെ അറിഞ്ഞാൽ മതി, അവൻ വേദജ്ഞനായി കഴിഞ്ഞു. വേദജ്ഞൻ അവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രഹ്മത്തെ അധ്യയനം ചെയ്തവൻ, ബ്രഹ്മസത്യം തപോ വേദ. ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം വേദമെന്നാണ്. അപ്പോ സത്യമായിരിക്കുന്ന വേദത്തെ അറിഞ്ഞവനായി, അധ്യയനം ചെയ്തവനായി പരമാത്മാവിനെ അറിഞ്ഞു. അതുകൊണ്ട് ശാസ്ത്രം പഠിക്കുന്നതിന് വേണ്ടി വേദം പഠിക്കേണ്ട കാര്യമില്ല, ഗ്രന്ഥങ്ങളും പഠിക്കേണ്ട കാര്യമില്ല. അതിന് ഗുരുവിന്റെ ഉപദേശം മാത്രം മതി. ഭഗവാൻ ഇപ്പം അതാണ് ഇവിടെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞത് ഞാനിതുവരെ പറഞ്ഞത് തന്നെയാണ് ശാസ്ത്രം. അല്ല വേറെ പ്രത്യേകിച്ച് ശാസ്ത്രമൊന്നുമില്ല. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പുസ്തകം പഠിക്കാനൊന്നും ഭഗവാൻ ഇവിടെ പറഞ്ഞില്ല. അതുകൊണ്ട് സർവവേദാർത്ഥവും ഇവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്. ഇതമുക്തം കഥിതം മയാ ഹേ അനഘ അപാപ ഏത് ശാസ്ത്രം യഥാദർശിതാർത്ഥം ബുദ്ധ്വ. ഈ ശാസ്ത്രത്തെ ഞാൻ പറഞ്ഞ അർത്ഥത്തെ മനസ്സിലാക്കി ബുദ്ധിമാൻ സ്യാദ് ഭവേ. താൻ പറഞ്ഞ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം പറയുമ്പോൾ ആ വക്താവിനൊരു താല്പര്യം കാണും, അതിനെ വിവക്ഷ എന്ന് പറയും. താൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെ നീ മനസ്സിലാക്കണം, വേറൊന്നും ധരിക്കരുത്. അപ്പോൾ അത് ആരും മനസ്സിലാക്കിയതായിരിക്കും ശരി എന്ന് ചോദിക്കും. കാരണം ഇതിന് നൂറുകണക്കിന് വ്യാഖ്യാനങ്ങൾ, ഭാഷ്യങ്ങൾ, ഒന്നിൽ പറയുന്നതിന് വിരുദ്ധമായി വേറൊന്നിൽ പറയുന്നു. അപ്പോൾ യഥാദർശിതാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞ അർത്ഥത്തെ നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അദ്വൈതമാണോ ശരി, ദ്വൈതമാണോ, ഇഷ്ടാദ്വൈതമാണോ, ഇതിനേതാ ശരി? ഒരുവൻ ഇവിടെ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്ന യോഗ്യതകളെ സമ്പാദിച്ചുകൊണ്ട്, അത് മുഖ്യമായൊരു കാര്യമാണ്. ഇവിടെ മുമ്പ് പറഞ്ഞ് ഇനിയും പറയാൻ പോകുന്നു. ആ ദൈവീ സമ്പത്തിയെല്ലാം ആർജിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ആർജിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരാൾ ഗീതയെ സമീപിക്കുമ്പോൾ അയാളുടെ അന്തരംഗത്തിൽ ഏതർത്ഥമാണോ പ്രകാശിക്കുന്നത് അത് അയാളെ സംബന്ധിച്ച് ശരി. അതാണ് ഗീതയുടെ താല്പര്യം. അതിനേത് പേരിട്ടും വിളിക്കാം, അദ്വൈതമെന്നോ ദ്വൈതമെന്നോ ഭക്തിയെന്നോ കർമ്മമെന്നോ ജ്ഞാനമെന്നോ യോഗമെന്നോ എന്ത് വേണോ വിളിക്കാം. അതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആചാര്യന്മാരെല്ലാം വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത്. അങ്ങനെ ദൈവീ സമ്പത്തിയോടുകൂടി ഒരാൾ ഗീതയെ സമീപിക്കുന്നു, അയാൾക്ക് ബോധ്യപ്പെട്ടത് അദ്വൈതമാണെങ്കിൽ അത് അയാളെ സംബന്ധിച്ച് ശരിയാണ്. അതിനെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് അദ്വൈത ഭാഷ്യം സഹായിക്കുന്നത്. അല്ല മറിച്ചൊരാൾ ദൈവീ സമ്പത്തിയോടുകൂടി ഇതിനെ സമീപിച്ചപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടത് എന്താണ്? ദ്വൈതമാണെങ്കിൽ അതിനെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ദ്വൈത ഭാഷ്യം. അതാണ് യഥാദർശിതാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ച അർത്ഥത്തെ ഇതിനകത്തായ എല്ലാ അർത്ഥങ്ങളും ഉണ്ട്. ബുദ്ധ്വ അതിനെ മനസ്സിലാക്കിയിട്ട് ബുദ്ധിമാൻ സ്യാദ്. ഒരുവൻ ബുദ്ധിമാനാകേണ്ടത് അങ്ങനെയാണ്. അതായത് നിരവധി ഭാഷ്യങ്ങളുണ്ട് ഗീതയ്ക്ക്. ഈ എല്ലാ ഭാഷ്യങ്ങളും പഠിച്ചതിൻ്റെ എല്ലാം താല്പര്യം മനസ്സിലാക്കിയുകൊണ്ട് ഒരാൾ ബുദ്ധിമാനാകത്തില്ല, അറിവുള്ളവനാകത്തില്ല. രാമാനുജൻ ഇങ്ങനെ പറഞ്ഞു, മാധവൻ ഇങ്ങനെ പറഞ്ഞു, ശങ്കരാചാര്യൻ ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞുകൊണ്ട് ഒരാൾ ബുദ്ധിമാനാകത്തില്ല. ഒരുവനെ മുന്നോട്ട് നയിക്കുന്നതെന്തോ അവൻ ഇതിൽ നിന്ന് അറിയണം. തനിക്ക് ഉപകാരമുള്ള ഒരാൾ അറിയണം തന്നെ ഏതാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതറിഞ്ഞാൽ അവന് വിവേകിയായി തീരും. അല്ലാതെ നാനാ ശാസ്ത്ര പാണ്ഡിത്യം ഒരുത്തനെ വിവേകിയാക്കത്തില്ല. ഓരോരുത്തർക്കും അവരെ മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് പേരിലായാലും ശരി, ഭക്തിയെന്നോ ജ്ഞാനമെന്നോ കർമ്മമെന്നോ എന്തോ ആയിക്കൊള്ളട്ടെ, അതിനെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ തന്റെ യോഗ്യതയ്ക്കനുസരിച്ച് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അവൻ വിവേകിയായി തീരും. എന്നാ അന്യഥ മറിച്ച് ഗീതാധ്യയനം ഫലവത്താകത്തില്ല. ഇനി പറയാൻ പോകുന്ന ആസുരി സമ്പത്തോടുകൂടിയാണ്. ഈ ആസുരി സമ്പത്ത് എന്ന് പറയുന്നത് അസുരന്മാരിലല്ലേ കാണൂ? ഇല്ല, ഇതെല്ലാവരിലും ഉള്ളതാണ്. താൻ ദിവ്യനാണ്, ശ്രേഷ്ഠനാണെന്ന് കരുതുന്നത് തന്നെ ഒരുത്തന്റെ ആസുരി സമ്പത്താണ്. അപ്പൊ ഈ ആസുരി സമ്പത്ത് സർവരിലും ഉള്ളതാണ്. കാരണം ദൈവസൃഷ്ടമാണതും ആസുരി സമ്പത്ത്. അതിനൊന്നും ഒരു മനുഷ്യനും ഒരു ജീവനും മോചനമില്ല. അജ്ഞനായി ഈ ഭൂമിയിൽ ജനിച്ച സർവജീവന്മാർക്കുള്ളത് ആസുരി സമ്പത്ത്. പിന്നെ എന്താണ് ഒരു സാധകൻ ചെയ്യുന്നത്? അവൻ ആസുരി സമ്പത്തിനെ ആശ്രയിക്കാതെ ദൈവീ സമ്പത്തിനെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ അർത്ഥം അവനിൽ ആസുരി സമ്പത്തില്ലെന്നുള്ളതല്ല. ഒരുവനിൽ ദേവനാണ് ഉണർന്നിരിക്കുന്നതെങ്കിൽ ആ സമയം അസുരൻ ഉറങ്ങിക്കിടക്കുന്നു എന്നേ ഉള്ളൂ, രാക്ഷസൻ. രാക്ഷസൻ ഉണർന്നിരിക്കുമ്പോൾ ദേവൻ ഉറങ്ങിക്കിടക്കും. ഇത്രയുള്ള വ്യത്യാസം. ഒന്ന് ഉറങ്ങിയിരിക്കുമ്പോൾ ഒന്ന് ഉണർന്നിരിക്കും. അപ്പോൾ ഈ ദേവനും അസുരനും കൂടെ ചേർന്നാണ് ഓരോ ജീവനും. അതിൽ എന്ത് ചെയ്യുന്നു? ഒരു സാധകൻ ദൈവീ സമ്പത്തിനെ ആശ്രയിക്കുന്നു. അല്ലാതെ ഇവിടെ വിശുദ്ധരായിട്ട് ആരുമില്ല. നമ്മൾ ധരിക്കുന്ന തരത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ധാരണ ഇപ്പം മാറ്റിക്കോളും. അല്ലെങ്കിൽ അടുത്ത അധ്യായം നമ്മൾ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അത് മാറും. നേരത്തെ മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി തലയ്ക്ക് വെളിച്ചം വരും. ആ ദൈവീ സമ്പത്തിനെ ഒരാൾ ആശ്രയിക്കുക. ആ ദൈവീ സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാൾക്ക് ബുദ്ധിമാനാകാം. ഇവിടെ ഭഗവാൻ പറഞ്ഞ രീതിയിൽ വിവേകിയായിത്തീരും. അങ്ങനെ ആയിക്കഴിഞ്ഞാലോ കൃതകൃത്യശ്ച ഭാരത. ഗീതാശാസ്ത്രത്തിന്റെ ഈ ഉപദേശ ലക്ഷ്യം മനുഷ്യനെ കൃതകൃത്യനാക്കുക എന്നുള്ളതാണ്. മുമ്പ് പല സന്ദർഭങ്ങളിൽ ഇത് പറയുന്നു. സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിലും ഗുണാതീതനെ കുറിച്ചും അതൊക്കെ നമ്മൾ കഴിഞ്ഞതാണ്. അവിടെ എല്ലാം പറയുന്നത് ഈ കൃതകൃത്യതയെ കുറിച്ചാണ്. കൃതകൃത്യനായി തീരുക എന്ന് പറഞ്ഞാൽ സ്വസ്ഥനായിരിക്കും. അതാണ് കൃതകൃത്യത. പലതരത്തിൽ മുമ്പ് വ്യാഖ്യാനിച്ചാണ്. ഭാഷ്യകാരൻ ഒന്നുകൂടെ വ്യാഖ്യാനിക്കുന്നു, കൃതം കൃത്യം കർത്തവ്യമേന സകൃതകൃത്യ. കൃതം കൃത്യം കർത്തവ്യമേന സകൃതകൃത്യത. അതാണ് കൃതകൃത്യയുടെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം. കർത്തവ്യങ്ങളെല്ലാം കൃതമായി, അവന് പിന്നെ കർത്തവ്യമായിട്ടൊന്നും ശേഷിക്കുന്നില്ല. അതാണ് കൃതകൃത്യം. കർത്തവ്യം എന്ന് പറയുന്നത് എന്താണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അഹം ബുദ്ധിയോടുകൂടും മമതയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് കർത്തവ്യം എന്നൂടെ പറയുന്നത്. സാധാരണ കർമ്മമണ്ഡലത്തിൽ മുഴുകിയിരിക്കുന്ന എല്ലാവരും അവർ കർത്തവ്യങ്ങളാണ് അനുഷ്ഠിക്കുന്നത്. കർത്തവ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്തവ്യം എന്ന് പറയുന്ന ഒരു നല്ല അർത്ഥത്തിലാണ് പറയുന്നത്. അവനവന്റെ കർത്തവ്യം ചെയ്തു എന്നുവെച്ചാൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ള അർത്ഥം. ഇവിടെ ആധ്യാത്മിക സന്ദർഭത്തിൽ അതിന്റെ അർത്ഥം അതല്ല. കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹന്തയോടും മമതയോടും കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് കർത്തവ്യം. ഇതം മമ, ഇതെന്റേതാണ് എന്നുള്ള ബുദ്ധി വരുമ്പോൾ അത് അവന്റെ കർത്തവ്യമായി മാറും. അങ്ങനെ കർത്തവ്യങ്ങളൊന്നും ഇല്ലാത്ത കൃതമായത് അതെല്ലാം നിറവേറ്റി കഴിഞ്ഞു എന്നുവെച്ചാൽ അഹന്തയും മമതയും പൂർണ്ണമായി പരിത്യജിച്ചു കഴിഞ്ഞാൽ അവനെന്തായി? കൃതകൃത്യനായി. ആ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ടതൊന്നുമില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? ഭഗവാൻ നേരത്തെ പറഞ്ഞു എന്താണ്? നമേ പാർത്ഥാസ്തി കർത്തവ്യം. അല്ലയോ അർജുന, എനിക്ക് കർത്തവ്യമില്ല. കർത്തവ്യം കൃത്യം രണ്ടു ഒരേ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളാണ്. ഭഗവാന് കർത്തവ്യമില്ല. തൃഷ്ലോകേഷു, മൂന്ന് ലോകങ്ങളിലും എനിക്ക് കർത്തവ്യമില്ല എന്ന് വെച്ചാൽ എനിക്ക് കൃത്യമില്ല എന്നർത്ഥം. കൃതാതുവിൽ നിന്ന് പ്രത്യയങ്ങൾ വരുന്ന വ്യത്യാസം കൊണ്ടാണ് രണ്ട് ശബ്ദം വരുന്നത്. കൃത്യം കർത്തവ്യം രണ്ടു ഒരേ അർത്ഥത്തിൽ. അപ്പൊ ഭഗവാൻ പറയുന്നു എന്താണ്? എനിക്ക് കർത്തവ്യമില്ല എന്ന് അവിടെ പറഞ്ഞു. ഇവിടെ ഭഗവാൻ പറയുന്നു, നീ അറിവുള്ളവനായി കർത്തവ്യമില്ലാത്തവനായി തീർന്നു. അപ്പൊ കർത്തവ്യം എന്ന് പറയുന്നത് നല്ലതല്ലല്ലോ. ഭഗവാൻ വേണ്ടെന്ന് വെച്ചത്, ഭഗവാൻ ഇല്ലാത്തത് നീയും വേണ്ട എന്ന് വയ്ക്കേണ്ടത് എന്ന് പറയുമ്പോൾ കർത്തവ്യം അല്ലെങ്കിൽ കൃത്യം അതെന്താണോ? അഹന്തയോടും മമതയോടും ചെയ്യേണ്ട കാര്യങ്ങൾ. ഭഗവാൻ അങ്ങനെ അഹന്തയും മമതയില്ല. എന്തുകൊണ്ട് ഭഗവാൻ അങ്ങനെ പറയുന്നു? അതിന്റെ പ്രാപ്തി ഭഗവാനില്ലല്ലോ എന്നാണ് അർജുനൻ സംശയിക്കാം. ഭഗവാനും കർമ്മം ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പൊ എന്റെ കർമ്മം പോലെയാണോ ഭഗവാന്റെയും കർമ്മം? രണ്ടും ഒരുപോലെ ആയിരിക്കൂ. ഞാനും കർമ്മഭ്രാന്തനായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, ഭഗവാനും ഈ ഭ്രാന്ത് പിടിച്ചോ? പറയുന്നുമില്ല. എനിക്ക് ഈ മൂന്ന് ലോകത്തിലും ഈ മൂന്ന് ലോകത്തിന്റെയും സൃഷ്ടിസ്ഥിതി സംഹാര കൃത്യങ്ങൾ, ജീവന്റെ ഗഹനമായ കർമ്മഗതികളെല്ലാം മനസ്സിലാക്കി നിരന്തരം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും എന്നിൽ കൃത്യമില്ല, ഞാൻ കൃതകൃത്യനാണ്. അതേ കൃതകൃത്യതയെ നീ ആർജിക്കുക. എങ്ങനെ? ബുദ്ധിമാനായി, വിവേകമുള്ളവനായി. അങ്ങനെ കൃതകൃത്യനായി തീരുക. അപ്പോൾ പരമമായ കർമ്മത്യാഗത്തെ ഗീതയിൽ ബോധിപ്പിക്കുന്ന ഈ രീതിയിലാണ്. അനവാപ്തം അവാപ്തവ്യം വർത്തേ ഏവജ കർമ്മണി ഭഗവാൻ പറഞ്ഞു. കർത്തവ്യം നമുക്ക് എപ്പോഴാണ് വരുന്നത്? നമുക്ക് പ്രാപിക്കാനും കഴിയാത്ത എന്തിനെയെങ്കിലും പ്രാപിക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു ഇതെന്റെ കടമയാണ് എന്ന് നമ്മൾ പറയുന്നു, ഇത് എന്റെ കടമയാണ്, ഇത് ചെയ്യണം. അവിടെ എന്ത് വരുന്നു? എന്റെ എന്റെ എന്നുള്ള ബോധം വരുന്നു, ഇതെന്റെ കടമയാണ്. അപ്പൊ ആ പ്രവൃത്തിയിലൂടെ നമുക്കൊരു ലക്ഷ്യം കാണും, ഭൗതികമായൊരു ലക്ഷ്യം, നമുക്ക് ആർജിക്കേണ്ടതായ ഒരു ലക്ഷ്യമുണ്ട്. അതാണ് പ്രാപിക്കേണ്ട എന്തോ ചില കാര്യങ്ങൾ എനിക്ക് പ്രാപിക്കണം, നേടേണ്ട എന്തോ ചിലത് നേടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കർമ്മം ചെയ്യുന്നു. അവിടെ സഹജമായി അഹന്തയും മമതയിരിക്കുന്നു, അതിനൊഴിവാക്കി കർമ്മം ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ പറയുന്നു എന്താണ്? ഇതുവരെയുള്ള കാര്യങ്ങൾ നീ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നിന്നിലൊരു വിവേകം ഉണ്ടാവും. ആ വിവേകം ഉണ്ടാവുമ്പോൾ നീ കൃതകൃത്യനായിത്തീരും. പിന്നെ ഭഗവാൻ പറഞ്ഞതുപോലെ വർത്തേ ഏവച്ച കർമ്മണി, ഞാനിതായി കർമ്മത്തിൽ തന്നെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവിടെ അർജുനോട് പറയുന്നത് എന്താണ്? നീ കൃതകൃത്യനായി നിന്റെ കർമ്മത്തിൽ നിന്ന് പിന്മാറാനല്ല പറയുന്നത്. അർജുന അതാണ് ആഗ്രഹിച്ചത്. അർജുന എന്തു പറഞ്ഞു? എനിക്ക് ഈ കർമ്മരംഗത്തിൽ നിന്ന് മാറണം, ഇതെനിക്ക് സാധ്യമല്ല, അതിനുള്ള വിവേകവും വിരക്തിയും എല്ലാം എനിക്കുണ്ട് എന്നാണ് അർജുനൻ പറഞ്ഞത്. ഭഗവാൻ പറയുന്നത് എന്താണ്? നീ വിവേകിയായി കൃതകൃത്യനായി തീരുക. വിവേകിയായി കൃതകൃത്യനായി തീർന്നാലോ അവനിൽ കർമ്മ ത്യാഗവും കർമ്മ അനുഷ്ഠാനവും ഒരുപോലെ സംഭവിക്കും. ഭഗവാൻ പറഞ്ഞതുപോലെ ഒരു എന്താണ്? വർത്തെ ഏവച്ച കർമ്മണി, ഞാനിതാ കൃതകൃത്യനായെങ്കിലും എന്റെ കർമ്മത്തിൽ തന്നെ മുഴുകിയിരിക്കുന്നു. അപ്പൊ കർമ്മം ചെയ്യുന്ന ഒരുവനെ കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനല്ല ഭഗവാനോട് ഉപദേശിച്ചത്. കർമ്മ അസംബന്ധമാണെന്ന് ബോധിപ്പിക്കാനുമല്ല, പക്ഷെ ആ കർമ്മത്തിലുണ്ടാകുന്ന കെട്ടുപാടുകൾ അവന് മനസ്സിലാക്കി കൊടുക്കാനാണ്. നീ വിവേകിയായി കൃതകൃത്യനായി നിന്റെ കർമ്മം തുടർന്നു പോവുക എന്നെപ്പോലെ. തന്നെ തന്നെ ഭഗവാൻ ദൃഷ്ടാന്തമായി അവിടെ കാണിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മം ശരിയാണോ എന്ന് ചോദിക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള കൃതകൃത്യതയുണ്ടെങ്കിൽ നമ്മുടെ കർമ്മം ശരിയാണ്. ഞാനെന്നും എന്റേതെന്നുള്ള ഭാവമില്ലാതെ വെറുതെ വാക്കുകൊണ്ട് പറയുന്നതല്ല, വർഷങ്ങളായി കേട്ട് കേട്ട് അർത്ഥമില്ലാതായ ശബ്ദങ്ങളാണത്. ഞാനെന്നും എന്റേതെന്നുള്ളതൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. അതിന്റെ രസം നഷ്ടപ്പെട്ടു പോയ ശബ്ദങ്ങളാണ്. ഇപ്പൊ അതിനൊന്നും യാതൊരു വിലയുമില്ലാത്ത ശബ്ദങ്ങളാണ്. അപ്പൊ ആ അർത്ഥത്തിലല്ല ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്ന തരത്തിൽ, ഇങ്ങനെ ബുദ്ധിമാനായി ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്ന അത്യന്ത രഹസ്യമായ ശാസ്ത്രത്തെ നീ അന്തർദൃഷ്ടി കൊണ്ട് ബോധിച്ച്, നിന്റെ സ്ഥൂല ബുദ്ധി കൊണ്ടല്ല, ബാഹ്യമായിട്ടല്ല, നീ ആന്തരികമായി നിന്റെ താല്പര്യത്തെ എല്ലാം മനസ്സിലാക്കി പരമാത്മ തത്വത്തെ ഗ്രഹിച്ച് നിന്റെ ഈ കൃതകൃത്യ ഭാവത്തെ പ്രാപിച്ചുകൊണ്ട് നിനക്ക് നിന്റെ കർമ്മം ചെയ്യാമെങ്കിൽ വിവേകിയായി നീ കർമ്മം ചെയ്യുക. തനിക്ക് കർത്തവ്യമില്ല എന്നുള്ള തരത്തിൽ തന്നെ തന്റെ കർത്തവ്യ കർമ്മങ്ങളെ അനുഷ്ഠിക്കുക. അങ്ങനെയാണ് കർത്തവ്യമില്ലാതെ കർത്തവ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. കർത്തവ്യം എന്ന് പറഞ്ഞാൽ തനിക്ക് വന്നു ചേരുന്ന കർമ്മങ്ങൾ, താൻ ചെയ്യാൻ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ, അതിനാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. തനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത കർമ്മങ്ങൾ, താൻ ഒഴിഞ്ഞു മാറിയാൽ തന്റെ പിറകെ വരുന്ന കർമ്മങ്ങളുണ്ട്. ഹിമാലയത്തിൽ പോയാലും ആശ്രമത്തിൽ പോയാലും വന്നു ചേരുന്ന കർമ്മങ്ങൾ, അതിനോട് എന്താണ്? ഇന്ന ദ്വേഷ്ടി ഇന്ന കാംക്ഷതി, അതിനോട് വിദ്വേഷമില്ല, അതിനെ കാംക്ഷിക്കുന്നുമില്ല. നേരത്തെ ഭഗവാൻ പറഞ്ഞു അതിൽ രാഗദ്വേഷങ്ങളില്ലാതെ കൃതകൃത്യഭാവത്തിൽ വിവേകത്തോടുകൂടി നീ കർമ്മം ചെയ്യുക. രണ്ടു കാര്യങ്ങളും പറയുന്നു, ബുദ്ധിമാൻ സ്യാ കൃതകൃത്യ രണ്ടുമാകുക. അതവിടെ തീരുന്നില്ല, ഇനി അധ്യായം ആ ശ്ലോകത്തിൽ കുറച്ച് ബാക്കിയുണ്ട്, അത് നമ്മൾ തുറന്ന് ചർച്ച ചെയ്യും. ശിഷ്യ